ഭാഷ്യ അധ്യായം ഒന്ന് പാദം മൂന്ന് അധികരണം അഞ്ച് ദഹര ഉത്തരേഭ്യ പതിനാലാം സൂത്രം. ചാണ്ഡോക്യത്തിലെ ദഹര വിദ്യയിലെ ദഹരാകാശത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഥ യദീദം അസ്മിൻ ബ്രഹ്മപുരി ദഹരം പുണ്ഡരീകം യസ്മ ദഹരോ അസ്മിൻ അന്തര ആകാശ തസ്മിൻ യത് അന്തഃ തത് അന്വേഷ്ടവ്യം തത് പാവ വിജിജ്ഞാസിതവ്യം. ഇവിടെ ദഹര ആകാശം എന്ന് പറയുന്നത് എന്താണ് ചർച്ച ചെയ്യുന്നു. ബ്രഹ്മപുരേ ദഹരം, ബ്രഹ്മപുരത്തിലെ ദഹരാകാശം, ദഹരമായ പുണ്ടരീകം അതിലാകാശം. ദഹരം എന്ന് പറഞ്ഞാൽ അർത്ഥം അല്പം ചെറുത്. ഇവിടെ പൂർവക്ഷി പല അഭിപ്രായം പറഞ്ഞു. ജീവനാകാം, ആകാശമാകാം. സിദ്ധാന്തി പറഞ്ഞല്ല, ദഹരം എന്ന് പറയുന്നത് ദഹരാകാശം ബ്രഹ്മമാണ്, പരമാർത്ഥ തത്വമാണ്. അവിടെ അഭിപ്രായ വ്യത്യാസം വരാനെന്താ കാരണം? ആകാശം എന്ന് പറഞ്ഞു, ബ്രഹ്മപുരം എന്ന് പറഞ്ഞു. ഇതപ്പുക്തം ബ്രഹ്മപുരം ഇതി ജീവേന പുരസ്യ ഉപലക്ഷിതത്വാത് രാജ്ഞൈവ ജീവസ്യ വൈദം പുരസ്വാമിനഃ പുരേകദേശവർത്തിത്വം അസ്തു. ജീവേന പുരസ്യ ഉപലക്ഷിതത്വ, ജീവൻ എന്ന് പറയുമ്പം തോന്നും അതിനൊരു പുരം വേണം. കാരണം ഒരു വ്യക്തിയെ കുറിച്ച് പറയുമ്പോൾ ഉടനെ മനസ്സിൽ തോന്നും വ്യക്തിയാണെങ്കിലും ഒരു വീട് വേണ്ടേ. ഇവിടെ ബ്രഹ്മപുരം എന്ന് പറഞ്ഞു. ജീവനാണെങ്കിലോ ഒരു വീടില്ലാതെ അതിന് കഴിയാനും പറ്റത്തില്ല. അതാണല്ലോ അതിങ്ങനെ സഞ്ചരിക്കുന്നു, ഒരു ശരീരത്തെ സ്വീകരിക്കുന്നു, പിന്നെ അത് വിട്ടുപോകുന്നു. പക്ഷിയെപ്പോലെ ഒരു കൂട് വിട്ട് വേറൊരു കൂടിലേക്ക് പോകുന്നു. ജീവൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ പുരം, അതിൻ്റെ വീട്ടിനെ കുറിച്ചുള്ള ഓർമ്മ വരും. അത് പുരത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ രാജ്ഞൈവ രാജാവിനെ പോലെ, രാജാവ് എന്ന് പറഞ്ഞ് താമസിക്കാൻ ഒരിടമയുണ്ടേ, കൊട്ടാരം. ജീവസ്യവ ഇതം പുര സ്വാമിനഃ പുര ഏകദേശ വർത്തിത്വം അസ്തു. ബ്രഹ്മപുരം എന്ന് പറഞ്ഞിടത്ത് ജീവനാണ് പുരസ്വാമി, വീട്ടുടമസ്ഥൻ. വീട്ടിൻ്റെയോ കൊട്ടാരത്തിൻ്റെയോ പട്ടണത്തിൻ്റെയോ കോട്ടയുടെയോ ഉടമസ്ഥനായിരിക്കുന്ന ജീവനാണ്. അപ്പോൾ ഒരു കോട്ടയുടെ ഉടയനാണെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിരിക്കും. പുര ഏകദേശ വർത്തിത്വം അസ്തു. അപ്പോൾ ഇവിടെ പുരത്തിൽ കഴിയുന്നത് ജീവനാണ്, അത് ആ പുരത്തിലെവിടെയോ ഒരു ഭാഗത്ത് കഴിയുന്നു. പുറോഷി പറയുന്നു, അതുകൊണ്ട് ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ജീവപുരം എന്ന് അർത്ഥമെടുക്കും. അവിടെ ജീവനെ ബോധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാലോ അത്ര ബ്രഹ്മ സിദ്ധാന്തി പറയുന്നത് ശരിയല്ല. പരസ്യവീതം ബ്രഹ്മപുരം, ഇത് പരമാത്മാവിന്റെ പുരമാണ്. ആകാശം പരമാത്മാവാണ്. കാരണം പരസ്യ ബ്രഹ്മണ ഏവൈതം പുരം സശരീരം. പുരം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? ശരീരമാണ്. ഇപ്പൊ ബ്രഹ്മപുരം എന്ന് പറഞ്ഞാലോ ബ്രഹ്മം കുടികൊള്ളുന്ന ശരീരം. ഈ ശരീരത്തിൽ ബ്രഹ്മമാണ് കുടികൊള്ളുന്നത്. ബ്രഹ്മപുരം ഇത്യുച്യതേ ബ്രഹ്മശബ്ദസ്യ തസ്മിൻ മുഖ്യത്വാ. ബ്രഹ്മം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ബ്രഹ്മം തന്നെ ജീവനല്ല, ഉപാധി പരിച്ഛിന്നനായിരിക്കുന്ന ജീവനല്ല, ബ്രഹ്മമാണ് ബ്രഹ്മപുരം എന്ന് പറഞ്ഞ ശരീരം തന്നെ. ഇതിനുള്ളിലിരിക്കുന്ന ബ്രഹ്മം തന്നെ തശ്ശബ്ദസ്യ തസ്മിൻ ബ്രഹ്മശബ്ദസ്യ തസ്മിൻ മുഖ്യത്വ. ബ്രഹ്മശബ്ദത്തിന്റെ മുഖ്യാർത്ഥം ബ്രഹ്മം എന്ന് ജീവനെന്നല്ല. തസ്യാപ്യസ്ഥിപുരേൺ അനേന സംബന്ധ. ശരി, ബ്രഹ്മം സർവവ്യാപിയാണോ, അതിന് ശരീരമായിട്ട് എന്താ ബന്ധം പറയുന്നുണ്ട്. തസ്യാപ്യസ്ഥിപുരേൺ അനേന സംബന്ധ കൃത്രിമമായിട്ട് അർത്ഥം പറയുന്നതല്ല. ബ്രഹ്മത്തിന് ഈ ശരീരമായിട്ട് വലിയ ബന്ധമുണ്ടെന്നാണ് ഉപലബ്ധി അധിഷ്ഠാനത്വ. ബ്രഹ്മം സർവവ്യാപിയാണ്, പക്ഷേ ബ്രഹ്മ ഉപലബ്ധിക്ക് ബ്രഹ്മത്തിന്റെ ജ്ഞാനത്തിന് അധിഷ്ഠാനമായിരിക്കുന്നത് ഈ ശരീരമാണ്. കാരണം ഈ ശരീരത്തിൽ നിന്നുകൊണ്ടാണ് ജീവൻ, ശ്രവണ മനനങ്ങൾ അല്ലെങ്കിൽ ഉപാസന എല്ലാം ചെയ്ത് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നു. ശരീരമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ബ്രഹ്മ സാക്ഷാത്കാരം നടക്കും. അപ്പൊ ബ്രഹ്മ ഉപലബ്ധിക്ക് അധിഷ്ഠാനമാണ് ഈ ശരീരം, അതുകൊണ്ട് ഇത് ബ്രഹ്മപുരമാണ്. സ ഇതസ്മാത് ജീവഘ്നാത് പരാ പരം പുരുഷയും പുരുഷം ഇച്ഛതേ. പ്രശ്നോപനിഷത്തിൽ ഉപാസനയെ കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആണ് ഇത് പറയുന്നത്. ഉപാസകൻ സ ഏതസ്മാത് ജീവഘ്നാത് ജീവഘ്നമായിരിക്കുന്ന പരാ ഹിരണ്യഗർഭനിൽ നിന്നും പരമുള്ള പുരുഷനായിരിക്കുന്ന ആ പുരുഷനെ, പുരുഷനെന്ന് പറയുന്ന ഈ പുരിയിൽ സഹിക്കുന്നവനാണ്. പക്ഷെ ആ ഈ പുരിയിൽ സഹിക്കുന്ന ആ പുരുഷൻ ജീവഘ്നമായിരിക്കുന്ന ആ ഹിരണ്യഗർഭനേക്കാളും വലുതാണ്. ഹിരണ്യഗർഭനെ കുറിച്ച് അവിടെ വിശദീകരിച്ചു. സമ്പൂർണമായ സൂക്ഷ്മ ഉപാധിയിലും താതാമ്യപ്പെട്ടിരിക്കുന്ന ചൈതന്യം, അതിനേക്കാളും അപ്പുറമാണ് ഇരിക്കുന്ന ഈ ശരീരത്തിലിരിക്കുന്ന ബ്രഹ്മം എന്ന പുരുഷൻ. അവനെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു. സവായം പുരുഷ സർവാസ പുരുഷു പുരുഷഹ ബൃഹദാരണ്യത്തിൽ പറഞ്ഞു. ഈ പുരുഷൻ ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നു, സർവാസ പുരുഷു സർവപുരികളിലും അതിൻ്റെ ഉള്ളിലുള്ള പുരിയിൽ ഹൃദയത്തിൽ ശയിക്കുന്നവനാണ് പുരങ്ങളുടെ ഉള്ളിലുള്ള പുര. ഇവിടെ പറഞ്ഞ പോലെ എന്താണ്? പുണ്ഡരീകം ഭീഷ്മ ബ്രഹ്മപുരിയിലെ വേഷ്മ വീടാണ് ആ ഹൃദയം. അതുകൊണ്ട് പുരങ്ങളിലെ പുരിയാണ് ഹൃദയം, അതിൽ ശയിക്കുന്നു. അത്യതിശ്രദ്ധ അഥവാ ജീവപുരയവ അസ്മിൻ ബ്രഹ്മ സന്നിഹിതം ഉപലക്ഷ്യത്തെ. ഇനി ബ്രഹ്മപുരം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജീവപുരം എന്ന അർത്ഥം എടുക്കണമെന്ന് വാശിയാണെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. കാര്യം മനസ്സിലായാൽ മതി. വ്യാഖ്യാനത്തിൽ വരുന്ന വ്യത്യാസങ്ങളൊന്നും കൂടെ അത്ര വ്യത്യാസമുണ്ട്. ജീവപുരയവ അസ്മിൻ ബ്രഹ്മ, ആ ജീവപുരത്തിലാണ് എന്നെടുക്കുക. ബ്രഹ്മ സന്നിഹിതം ഉപലഭ്യത, അതിലത് സന്നിഹിതമായിരിക്കുന്നു. അതിസ്ഥിതി അവിടെയാണത് പ്രത്യക്ഷമാകുന്നത്. ഏതുപോലെ സാളഗ്രാമേ വിഷ്ണു സന്നിഹിത ഇതി തത്വത്. സാളഗ്രാമത്തിൽ വിഷ്ണു ഇരിക്കുന്നു എന്ന് പറയുന്നു. അവിടെ പ്രത്യക്ഷമാവുന്ന ഉപാസന അതുപോലെ എടുക്കാം. കർമ്മചിത്തോ ലോകഹ ക്ഷീയതേ അമുത്ര പുണ്യചിത്തോ ലോകഹ ക്ഷീയതേ. ഉപാസന കുറിച്ച് പറയുമ്പോൾ അവിടെ പറയും, എങ്ങനെയാണോ ഇവിടെ കർമ്മം കൊണ്ട് സഞ്ചയിച്ച ലോകങ്ങളെല്ലാം ക്ഷയിക്കുന്നത്, അതുപോലെ പരലോകത്തിലും പുണ്യം കൊണ്ട് ക്ഷയിച്ച ലോകങ്ങളെല്ലാം ഫലങ്ങളെല്ലാം നശിക്കുന്നു എന്ന് പറയുന്നു. ഛാന്ദോഗ്യത്തിൽ ഈ പ്രകടനത്തിൽ തന്നെ തൊട്ടടുത്ത് അത് കഴിഞ്ഞ് പറയുന്നു ഇതിജ കർമ്മ നാം അന്ധവത്വ ഫലമുക്ത, കർമ്മങ്ങളുടെയൊക്കെ ഫലം അന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പറയുന്നു അധയ ഇഹം ആത്മാനം അനുവിദ്യ വർജന്തി ഏതാംശ സത്യാൻ കാമാൻ തേഷാം ദ്രവ്യേഷു ലോകേഷു കാമച്ചാരോ ഭവതി. നമ്മുടെ ഉപാസനയുടെ ഫലത്തെക്കുറിച്ച് പറയും പറയും ആരാണോ ഇവിടെ ഈ ബ്രഹ്മത്തെ ഉപാസിച്ചിട്ട് പോകുന്നത് ഇവിടുന്നു. അത് കഴിഞ്ഞ പ്രകടനത്തിൽ പറഞ്ഞത് ഇവിടെ നിന്ന് പോകുന്നു, ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നു. ബർജന്തി ഏതാംശ സത്യാൻ കാമാൻ, ഈ സത്യകാമങ്ങളെയെല്ലാം അവൻ ഉപാസന ചെയ്യുന്നു. സത്യകാമങ്ങളോടെല്ലാം കൂടിയ ബ്രഹ്മമാണ് എന്നിങ്ങനെ ഉപാസിച്ചിട്ട് പോകുന്നവൻ, അവനിവിടെ വിട്ടുകഴിഞ്ഞ സർവേഷു ലോകേഷു കാമചാരോ ഭൗതി, അവൻ പറയുന്നവൻ സർവലോകങ്ങളിൽ സഞ്ചരിക്കുന്നവനായിത്തീരുന്നു. അവൻ പല പല രോഗങ്ങളിലൂടെ കടന്നു അവസാനം ബ്രഹ്മലോകത്തിലെത്തിച്ചേരുന്നു എന്ന് പറഞ്ഞു. ഇനി പ്രകൃത ബഹിരാകാശ വിജ്ഞാനസ്യ അനന്തഫലത്വ, ഇവിടെ ബഹിരാകാശ ഉപാസനയുടെ ഫലം അനന്തമാണ്. ഉടൻ പരമാത്മത്വമസ്യ സൂചയതി, അതുകൊണ്ട് ബഹിരാകാശം പരമാത്മാവാണ്. പരമാത്മാവിനെ ഉപാസിച്ചു കഴിഞ്ഞാലേ അനന്തമായ ഫലങ്ങളുണ്ടാകും, സർവലോക ഗമനവും മറ്റും സാധിക്കത്തുള്ളൂ. ദേഹരാകാശം പരമാത്മാവാണ്. യദപ്യേതദുക്തം നാം ദേഹരസ്യ ആകാശസ്യ അനിഷ്ടവ്യം വിജിജ്ഞാസിതവ്യം ചുതം പരവിശേഷണത്വേന ഉപാദാന. മുമ്പ് പൂർവശി പറഞ്ഞ എന്താണ്, ഇവിടെ ദേഹരാകാശത്തെ അല്ല ഉപാസിക്കേണ്ടത് സാക്ഷാത്കരിക്കേണ്ടത്, മറിച്ച് അതിനകത്തുള്ള ഒന്നാണ്. കാരണം യദന്തഹ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് പരവിശേഷണം, അതിൻ്റെ വിശേഷണമായാണ് ആകാശത്തെ പറഞ്ഞത്. ദഹരാകാശത്തെ അല്ല ആകാശത്തിന്റെ ഉള്ളിലുള്ള ഒന്നിനാണെന്ന് പറഞ്ഞല്ലോ. സമാനം പറയുന്ന അത്ര ബ്രഹ്മയ ആകാശോഷ്ടവ്യത്വന ഉക്ത അയമാകാശ തവാൻ യേഷ അന്തർഹൃദയ ആകാശ ഇതി ആദി ആകാശ സ്വരൂപ പ്രദർശനം ഉപയോഗിച്ചേ. ആകാശത്തെ അല്ല ഇവിടെ ഉപാസിച്ചത്, ആകാശത്തിന്റെ ഉള്ളിൽ ഉള്ളതാണെങ്കിൽ ഈ ആകാശം എത്രയുണ്ടോ അതുപോലെയാണ് അന്തർഹൃദയത്തിൽ ആകാശം എന്ന് പറഞ്ഞ് ആകാശത്തെ അവിടെ വർണ്ണിക്കേണ്ട കാര്യമില്ലല്ലോ. ഏതാണ് ഉപാസ്യം അതാണ് വർണ്ണിക്കുന്നത്. ആകാശ സ്വരൂപ പ്രദർശനം പറയുന്ന എന്തിനാ, അതിനെ ഉപാസിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിൻ്റെ സ്വരൂപത്തെയാണോ വർണ്ണിക്കുന്നത് അതിനെ ഉപാസിക്കുന്നു. ഇവിടെ ആകാശ സ്വരൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഉപാസിക്കുന്നു. അതുകൊണ്ട് ആകാശം ബ്രഹ്മമാണോ. ഞാൻ ഏതൊക്കെ അന്തർവർത്തി വസ്തു സദ്ഭാവ പ്രദർശന ഏവ പ്രദർശിത പറയുന്നത്, ആകാശത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഒരു വസ്തുവിനെ കാണിക്കാൻ വേണ്ടി ആകാശത്തെ കാണിച്ചെന്ന് പറഞ്ഞല്ലോ. പാത്രത്തിന്റെ അകത്തിരിക്കുന്ന വസ്തുവിനെ കാണിക്കാൻ പാത്രത്തെ കാണിക്കുന്ന പോലെ തം ചേത് ബ്രുയുഹു എന്തസ്മിൻ ബ്രഹ്മപുരെ ദഹനം പുണ്ഡരീകം യേശ്മ ദഹരു അസ്മിൻ അന്തരാകാശ കിം തത്ര വിദ്യതെ യദന്വേഷ്ടവ്യം തദ്വാ വിജിജ്ഞാസിതവും ഇത്യാക്ഷിപ്യ പരിഹാരാവസരെ ആകാശസ്യ ഉപമ്യ വക്രമേണ ദേവ പ്രതിവ്യാദീനാം അന്തസ്ഥ മഹായുധത്വ ദർശന. അവ പറഞ്ഞു ആകാശത്തെ അല്ല ആകാശത്തിൻ്റെ ഉള്ളിലുള്ള ഒരു വസ്തുവിനെ കാണിച്ചു തരാൻ വേണ്ടിയാണെന്ന് പറയുന്നു. പറയുന്നത് ശരിയാണ്. അങ്ങനെ അതിശേഷം അവിടെ ശ്രുതി തന്നെ പറയുന്നു തഞ്ചുഹു ഈ ആകാശത്തെ കുറിച്ച് ഉപദേശിച്ച ആ ഗുരുവിനോട് ചോദിക്കണം, യദിദം അസ്മിന് ബ്രഹ്മപുരെ ഈ ബ്രഹ്മപുരത്തിൽ ദഹരം പുണ്ഡരീകം ഭീഷ്മ ഈ അല്പ താമരമുട്ട് പോലെയുള്ള ആ സ്ഥാനത്ത് ദഹര അസ്മിൻ അന്തരാകാശ അതിൻ്റെ ഉള്ളിലുള്ള ആകാശം കിം തദത്ര വിദ്യ അവിടെ എന്താ ഉള്ളത്, തത് അന്വേഷ്ടവി എന്താണ് അവിടെ ഉള്ളത് അന്വേഷിക്കാനായിട്ട്, അന്വേഷിക്കാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ, യദ്വാവ വിജിജ്ഞാസിതവ്യം എന്താ അവിടെ സാക്ഷാത്കരിക്കാനുള്ളത്. ആകാശത്തിന്റെ കാര്യം ശരി, ആകാശത്തിന്റെ ഉള്ളിൽ എന്താ അന്വേഷിക്കാനും സാക്ഷാത്കരിക്കാനും ഉള്ളത്. ഇത്യാക്ഷിപ്യ എന്ന് ആക്ഷേപിച്ച് പറയുന്നു, അവിടെ ഒന്നുമില്ല അറിയാനും ഒന്നുമില്ല, മറിച്ച് ആകാശത്തെയാണ് അറിയേണ്ടത്. എന്നിട്ട് അതിന് സമാനം പറയുന്നു എന്ന് വെച്ചാൽ എന്ന് ചോദിച്ചിട്ട് നിഷേധാർത്ഥത്തിലുള്ള ചോദ്യമാണ്. ഈ ആകാശത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് അന്വേഷിക്കാനും അറിയാനുമായിട്ട് എന്ന് ചോദിച്ചിട്ട് പരിഹാരാവസരം അതിന്റെ സമാധാനം പറയുന്ന സമയത്ത് പറയുന്നു ആകാശ ഔപമ്യപക്രമേണ യവാൻമായും ആകാശ താവാനന്തർഹൃദയ ആകാശ ഈ പുറമേ കാണുന്ന ഈ ആകാശം എത്രയുണ്ടോ അത്രയുമുണ്ട് ഉള്ളിലെ ആകാശം എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ന് പറയുന്ന എന്താണ് ദ്യാവാപ്രതിവ്യാദീനാം അന്തസ്സമാഹിതത്വ ദർശന അവിടെ ഒന്ന് പറയുന്നുണ്ട് എന്താണ് ഈ ആകാശത്തിൻ്റെ ഉള്ളിൽ ദ്വിലോകവും പൃഥ്വിയും എല്ലാം ഉണ്ടെന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൻ്റെ ഉള്ളിലുള്ള അറിയേണ്ടതായിട്ടുണ്ട് അവിടെ ലോകങ്ങളും മറ്റും ഉണ്ട്, അതുകൊണ്ട് അതിനെയാണ് ഉപാസിക്കേണ്ടതെന്ന് പൂർവപക്ഷം. ആകാശത്തെ അല്ല സിദ്ധാന്തം പറയുന്നു, നെയ്ത് ദൈവം അത് ശരിയല്ല. ഏവം ഹി സതി ഇതന്തസ്സമാഹിതം ദാവാ പൃഥിവ്യാദി തദന്വേഷ്ടമേം ജിജ്ഞാസിതമേം ഉപദേശിച്ചത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഇവിടെ ഉപദേശിച്ചത് ആകാശത്തെ ഉപാസിക്കാനല്ല, ആകാശത്തിൻ്റെ ഉള്ളിലുള്ള ലോകങ്ങൾ ഉപാസിക്കാനാണെന്ന് വരും. ഇതൊക്കെ അവിടെ പറയുന്നുണ്ട്. അന്തസ്സന്നിഹിതം എന്ന് പറഞ്ഞുകൊണ്ട് ദ്യാവാ പൃഥിവ്യാദി ലോകങ്ങളെയാണ് ഉപാസിക്കേണ്ടതെന്ന് വരും. തത്ര വാക്യശേഷവും ഉപദ്ധിച്ച് അങ്ങനെ ഒരർത്ഥം പാത്മാ സർവകാമങ്ങളും അവിടെ സമാഹിതയായിരിക്കുന്നു. ഇത് പാപരഹിതനായ ആത്മാവാണ്. ഇതൊക്കെ പൃഥ്വിക്കും ആകാശത്തിനൊന്നും യോജിക്കത്തില്ല. അന്തരാകാശമായിരിക്കുന്ന പരമാത്മാവിനെ യോജിക്കത്തുള്ളൂ, സത്യകാമത്വം മറ്റ്. ഇതിന്റെ പ്രകടനം ദേവ പൃഥിവ്യാദി സമാധാന ആധാരം ആകാശം ആകർഷ്യ അഥയ ഇഹ ആത്മാനം അനുവിദ്യ വ്രജന്തി യഥാംശ സത്യാൻ കാമാനിധി സമുച്ചയാർത്ഥേന ചശബ്ദേന ആത്മാനം കാമാധാരം ആശ്രിതാംശ കാമാൻ വിജ്ഞേന വാക്യശേഷോ ദർശയതി. അവിടെ എന്താ പറയുന്നത്? ദ്യാവ പൃഥിവ്യാദി സമാധാന ആധാരം ദ്യാവ ദ്വിലോകവും ആകാശവും എല്ലാം സ്ഥിതി ചെയ്യുന്ന ആധാരം അതാണ് ആകാശം. അതിനെ ആകർഷിയ, അതിനെ പരാമർശിച്ചിട്ട് അതേയ ആത്മാനമ്മന് വിദ്യ ആരാണോ അങ്ങനെയുള്ള ആത്മാവിനെ അറിഞ്ഞിട്ട് പോകുന്നത്, അവൻ സത്യകാമങ്ങളെയും മറ്റും അറിഞ്ഞിട്ട് ആത്മാവിനെ അറിയുക, ആത്മാവിലിരിക്കുന്ന സത്യകാമങ്ങളെയും മറ്റും അറിഞ്ഞിട്ട് പോകുന്നവൻ സർവലോകങ്ങളിലും സഞ്ചരിക്കുന്നു എന്നും മറ്റും പറയുന്നത് കൊണ്ട് പൃഥ്വിയും മറ്റും എടുത്താൽ ശരിയാവില്ല. കാരണം ആത്മകാമത്വം സർവകാമത്വം മറ്റും ഉപയോഗിക്കുന്നത് ഈശ്വരനിലാണ്. ഇത് സമുച്ചയാർത്ഥേന ശബ്ദത്തിന് അധയ ആത്മാനം മനവിദ്യ വ്രജന്തി സത്യാൻ കാമാൻ ച. ആത്മാവിനെ അറിയണം, സത്യകാമത്തെ അറിയണം, ച ഉപാസിക്കും. അവിടെ ച ശബ്ദം കൊണ്ട് ആത്മാനും കാമാധാരം ആശ്രിതാണ്. ആത്മാവിനെ കാമങ്ങളുടെ എല്ലാം ആധാരം സത്യകാമത്തിന്റെ ആധാരമായിരിക്കുന്ന ആത്മാവിനെ അതിനാണ് വിജ്ഞേയ വാക്യശേഷം, അതിനാണ് ഉപാസിക്കേണ്ടതെന്നാണ് പറയുന്നത്. സത്യകാമത്തിന് ആധാരമായിരിക്കുന്ന ഈശ്വരനെ ഉപാസിക്കണം എന്നാ പറയുന്നത്, അല്ലാതെ ഈശ്വരനെ ആശ്രയിച്ചിരിക്കുന്ന പൃഥ്വിയെ ഉപാസിക്കാനല്ല. അതുകൊണ്ടിവിടെ ഉപാസനായിരിക്കുന്നു പരബ്രഹ്മമാണ്. തസ്മാത് വാക്യ ഉപക്രമേവി ദേഹരയവ ആകാശവും. അതുകൊണ്ട് ഇവിടെ തുടക്കത്തിലും എട്ടാം അധ്യായത്തിന്റെ ആരംഭത്തിലും പറഞ്ഞിരിക്കുന്നത് ഹൃദയ പുണ്ഡരീക അധിഷ്ഠാന ദേഹരാകാശം എന്ന് പറയുന്നത് ഹൃദയ പുണ്ഡരീകത്തിൽ സ്ഥിതി ചെയ്യുന്നത് സഹന്തസ്തേഹി സമാഹിതേഹി പൃഥ്വിയാദ്ഭി സത്യശ്ചകാമേഹ. ഈ ജഗത്തിനാധാരമായിരിക്കുന്ന സത്യകാമത്വം തുടങ്ങിയ ധർമ്മത്തോടുകൂടിയിരിക്കുന്ന ഹൃദയാകാശം എന്ന് പറയുന്നത് പരമാത്മാവാണ്. അതാണ് ഉപാസിക്കേണ്ടത്, സാക്ഷാത്കരിക്കേണ്ടത്. ഇതി ഗമ്യതേ സുജൗക്തേക്ക് ഹേതുഭ്യ പരമേശ്വരവി. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ ഹേതുക്കളെ കൊണ്ട് ദഹരാകാശം പരമാത്മാവാണ്. ആകാശം എന്നുള്ള ശബ്ദം കേട്ടിട്ടോ വേറെ ധരിച്ചു പോരുത്, ദഹരാകാശം പരമാത്മാവാണ്. ആകാശസ്ഥലിംഗ എന്ന് പറയുന്ന മുന്നധികരണത്തിലും വേറെ രീതിയിൽ ഇത് ചർച്ച ചെയ്തു. അപ്പൊ ഇവിടെ ദഹര ഉത്തരേഭ്യ, ദഹരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ്. ഉത്തരേഭ്യ തുടർന്ന് വരുന്ന ഹേതുക്കളാൽ, ഹേതുക്കൾ എന്തൊക്കെയാണ്? സത്യകാമവും സത്യസങ്കല്പവുമായിട്ടുള്ള ആത്മാവിനെ ഉപാസിക്കാൻ പറഞ്ഞു. ദ്യാവാപ്രതിവികർക്കെല്ലാം ആധാരമായിരിക്കുന്നതിന് ഉപാസിക്കാൻ പറഞ്ഞു. അത് ബ്രഹ്മമാണ്. ഗതിശബ്ദാഭ്യാം തഥാഹി ദുഷ്ടം ലിംഗം ച. അടുത്ത 15-ാമത്തെ സൂത്രം. ദഹര പരമേശ്വര ഉത്തരേഭ്യോ ഹേതുഭ്യോ ഇത്യുക്തം. ദഹര എന്ന് പറയുന്നത് പരമേശ്വരനാണ് ഇനി പറയാൻ പോകുന്ന ഹേതുക്കളാൽ. തയേവ ഉത്തരേ ഹേതവ ഇദാനീം പ്രപഞ്ചത്തെ പ്രപഞ്ചന്തേ. ആ ഉത്തരഹേതുക്കൾ ഇനി പറയാൻ പോകുന്ന ഹേതുക്കൾ അതുകൂടെ വിശദീകരിക്കുകയാണ്. ദഹനം പരമാത്മാവാണെന്നുള്ളതിന് വ്രത ചാന്തോക്യത്തിലെ 8-ാം അധ്യായത്തിലെ 1-ാം മന്ത്രം കഴിഞ്ഞു വരുന്ന മന്ത്രങ്ങൾ അതിലുണ്ട്. അത് പരമാത്മാവാണ് എന്ന് നിശ്ചയിക്കേണ്ട ഹേതുക്കൾ ശബ്ദങ്ങൾ അതിന് വിശദീകരിക്കുന്നു. ഇദശ പരമേശ്വരേവ ദഹരഹ. ഇനി പറയാൻ പോകുന്ന വ്യക്തി കൊണ്ടും പരമാത്മാവ് തന്നെയാണ് ദഹര എന്നുകൊണ്ട് യസ്മാ ദഹരവാക്യശേഷേ പരമേശ്വരസ്യോ പ്രതിപാദകോ ഗതിശബ്ദോ ഭൂത. ഇനി വരുന്ന വാക്യശേഷങ്ങളിൽ ദഹരത്തെക്കുറിച്ച് പറയുന്ന വാക്യഭാഗങ്ങളിൽ പരമേശ്വരനെ കുറിച്ച് പറയുന്ന ഗതിശബ്ദമുണ്ട്. ഗതിശബ്ദവും ഇങ്ങനെ ഇമാഹ പ്രജാ സർവാഹ പ്രജാ അഹരഹർ ഗച്ഛന്തി ഏതം ബ്രഹ്മലോകം ന വിന്ദന്തി. ഇമാ സർവാഹ പ്രജാ, ഈ സർവപ്രജകളും അഹരഹർ ഗച്ഛന്തി എല്ലാ ദിവസവും പോകുന്നു. എവിടെ? ഏതം ബ്രഹ്മലോകം, ഈ ബ്രഹ്മലോകത്തെ പോകുന്നതാണ് ഗതി എന്ന് പറയുന്നു. ന വിന്ദന്തി, പക്ഷെ അറിയുന്നില്ല. തത്ര പ്രകൃതം ദഹനം ബ്രഹ്മ. ഇത് ചാന്തോക്യത്തിൽ പറയണം. ആദ്യം ദഹരാകാശത്തെ കുറിച്ച് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പറയുന്നു ഈ ദഹരമാകുന്ന ബ്രഹ്മത്തെ, ബ്രഹ്മലോകം ദഹരമാണ്. ദഹരത്തെ അവിടെ ബ്രഹ്മലോകം കൊണ്ട് പറഞ്ഞിട്ട് പറയുന്നു തദ്വിഷയ ഗതി അങ്ങോട്ടുള്ള പോക്കിനെ കുറിച്ച് പറയുന്നു. പ്രജാശബ്ദവാച്യാനാം ജീവാനാം. പ്രജ എന്ന് പറയുന്ന ജീവന്മാർ. അവിദീയ മനാഹ പറയുന്നു ശ്രുതി ദഹരസ്യ ബ്രഹ്മദാംഗമേതി. ദഹനം ബ്രഹ്മമാണെന്ന് പറയുന്നു. തഥാ ഹി അഹരഹ ജീവാനാം സുഷുപ്താവസ്ഥായാം ബ്രഹ്മവിഷയം ഗമനം ദുഷ്ടം ശ്രുതിയന്തരി. എല്ലാ ദിവസവും ഈ ജീവന്മാർ സുഷുപ്തി അവസ്ഥയിൽ ബ്രഹ്മവിഷയം ഗമനം അവർ ബ്രഹ്മത്തിലേക്ക് പോകുന്നു. ഇത് മറ്റു ശ്രുതിയിലും പറയുന്നുണ്ട്. സതാസൗമ്യ തഥാ സമ്പന്നോ ഭവതി സുമപീതോ ഭവതി ഇത്യവിമാതു. അല്ലയോ പ്രിയപ്പെട്ടവനെ, മകൻ ഉപദേശിക്കുകയാണ്. സതാ തഥാ സമ്പന്നോ ഭവതി. ആ സത്വമായിട്ട് സുഷുപ്തിയിൽ അവൻ സമ്പന്നനാകുന്നു, ചേകീഭവിക്കുന്നു. ഇത്യവുമാതു ലോകേ വികില ഗാഠം സുഷുപ്തം ആചക്ഷതേ ബ്രഹ്മീഭൂതോ ബ്രഹ്മദാംഗതൈതി. ഇനി ലോകത്തിലും അങ്ങനെ പറയാറുണ്ട്. ഗാഠം സുഷുപ്തം, നല്ല ഉറക്കത്തിൽ കിടന്നവനെ കുറിച്ച് പറയും. എന്താണ് അവൻ ബ്രഹ്മീഭൂതനായിരിക്കുന്നു എന്ന് പറയുന്നത്. അവൻ ചത്തതുപോലെ കിടന്നുറങ്ങുന്നു, അതാണ് ഈ ബ്രഹ്മീഭൂതം. ചത്തതുപോലെ കിടന്നുറങ്ങി എന്ന് പറഞ്ഞാൽ അജീവൻ മരിച്ചതിന് സമമായി. ജാഗ്രത വ്യാപാരങ്ങളൊന്നും അവിടെ ഇല്ല ആണ് പറയുന്നത്. ബ്രഹ്മീഭൂത ബ്രഹ്മദാംഗത എന്ന് പറയും. അത് സംസ്കൃതി പറയുമ്പോൾ ബ്രഹ്മീഭൂതന എന്ന് പറയും. നിത്യവും അത് പ്രജാ ജീവാഹ ജീവന്മാര് ഏതം ഹൃദയസ്ഥം ദഹരം ബ്രഹ്മസ്വരൂപം. ഈ ഹൃദയത്തിൽ ഉള്ള ദഹരാകാശം ബ്രഹ്മസ്വരൂപമാണ്. ലോകം ബ്രഹ്മലോകം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപം ലോകം, ബ്രഹ്മാവിന്റെ ലോകമല്ല. ഭാഷകാരനി അടുത്ത് വ്യാഖ്യാനിക്കും. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന ആ ലോകത്തേക്ക് ബ്രഹ്മം തന്നെ ലോകമെന്ന് പറഞ്ഞിരിക്കുന്നു എന്നേ ഉള്ളൂ. ആഗ്രഹ പ്രത്യഹം എല്ലാ ദിവസവും സ്വാപേ സുഷുതിയിൽ ഗച്ഛന്തി ഗച്ഛന്തിഹ ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞു ഏതം ബ്രഹ്മലോകം ഗച്ഛന്തിഹ, ആ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നവർ ഒന്നുകൂടെ പറഞ്ഞു എന്നാ വിദന്തി അറിയുന്നില്ല. കാരണം ബ്രഹ്മലോകത്തെ പ്രാപിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല ഞാൻ ബ്രഹ്മലോകത്തിലായിരുന്നു എന്നുവെച്ചാൽ ഞാൻ ബ്രഹ്മസ്വരൂപനായിരുന്നു എന്ന് ആർക്കും പറയാൻ കഴിയുന്നില്ല. അത് എല്ലാ ദിവസവും അത് സംഭവിക്കുന്നു, എല്ലാ ദിവസവും പലതവണ സംഭവിക്കുന്നു, പകലും രാത്രിയൊക്കെ സംഭവിക്കുന്നു. സംഭവിച്ചിട്ടും അറിയുന്നില്ലെന്നാണ് എന്ന വിദന്തി അറിയുന്നില്ല. അവിടെ ശ്രുതി പറയുന്നതാണ് അർത്ഥിനെ അനൃതേന ഹി പ്രത്യൂഢാഹ. എന്തുകൊണ്ടറിയാത്തത് ശ്രുതി പറയുന്നത് അനൃതേന ഹി പ്രത്യൂഢാഹ, അനൃതം കൊണ്ട് അവർ പ്രത്യൂഢന്മാരായി. ബഹിർ അപകൃഷ്ടാഹ ഭാഷകാരങ്ങൾ അവർ അവിടെ നിന്നും പുറത്തേക്ക് വലിച്ചിടപ്പെട്ട ഒന്നാണ്. സ്വസ്ഥമായി ഉറങ്ങിക്കിടക്കുന്ന ഒരുത്തിനെ ഉണർത്തി കിടക്കയിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇടുന്ന പോലെ അത് കാരണം അനർത്ഥമാണെന്ന് പറയുന്നു. അതുകൂടെ വെച്ചുകൊണ്ടുകൂടെ വ്യാഖ്യാനിക്കുകയാണ് അജ്ഞാ അനൃത അജ്ഞാനേന, അനൃത അജ്ഞാനേന അനൃതമാകുന്ന അജ്ഞാനം കൊണ്ട് ആവൃതാഹ, അനൃതമാകുന്ന അജ്ഞാനം കൊണ്ട് ആവൃതരായിരിക്കുന്നവർ തം ന ജാനന്തി അതിനെ അറിയുന്നില്ല. അതഹ പുനരുത്തിഷ്ഠന്തി അതുകൊണ്ട് വീണ്ടും ഉണരുന്നു. ഇത് ഭാഷയുള്ള ഞാൻ വായിച്ച എന്റെ വ്യാഖ്യാനം. സുഷുപ്തിയിൽ അനൃത അജ്ഞാനം കൊണ്ട് ആവൃതന്മാരായിരിക്കുന്നവർ, അനൃതമാകുന്ന അജ്ഞാനം കൊണ്ട് അവർ ആവൃതന്മാരായിരിക്കുന്നു. എപ്പോ തദാത്മന സ്ഥിതാഹ, ആ ബ്രഹ്മസ്വരൂപമായി അവർ സ്ഥിതി ചെയ്തിട്ടും അവിടെ തന്നെ അനൃതമാകുന്ന അജ്ഞാനം കൊണ്ട് ആവൃതന്മാരായിരിക്കുന്നത് കൊണ്ട് തന്ന ജാനന്തി എന്നാ സുഷുതിയിൽ അജ്ഞാനം എന്ന് പറയുന്ന ഒരു ആവരണം കൊണ്ട് ആവരണം ചെയ്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് മൂടിയിരിക്കുന്നതുകൊണ്ട് എങ്ങനെ വസ്ത്രം കൊണ്ട് ശരീരം മൂടിയിരിക്കുന്നു എന്ന് പറയുന്നു. ബ്രഹ്മത്തോടെ ജീവൻ ഏകീഭവിച്ചിട്ടും വസ്ത്രം കൊണ്ട് ശരീരത്തെ മൂടിയിരിക്കുന്നത് പോലെ അജ്ഞാനം എന്ന് പറയുന്ന ഒരു സാധനം അതെവിടെ നിന്ന് കിട്ടി? അനുദേന പ്രത്യൂഢ ശ്രുതി പറയുന്നു. അനുദം കൊണ്ട് പ്രത്യൂഢമായിരിക്കുന്നത് കൊണ്ട് ആവൃതാഹ തന്ന ജാനന്തി ബ്രഹ്മത്തെ അവിടെ അറിയുന്നില്ല, ഏകീഭവിച്ചിട്ട് എന്നാണ്. അതുകൊണ്ട് എന്തോ വരുന്നു അത പുനരുത്തിഷ്ഠന്തി അതുകൊണ്ട് വീണ്ടും ഉണരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവിടെ ചെന്ന് സുഷുതിയിൽ ഏകീഭവിച്ച് അവിടെ ഈ അജ്ഞാനം എന്ന് പറയുന്ന ആവരണം ഇല്ലാതിരുന്നുവെങ്കിൽ, അവിടെ അറിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ അവൻ ഉണരത്തില്ല എന്ന് ആണ് ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഇത് ഭാഷ്യരത്ന പ്രഭാ എന്ന് പറയുന്ന വ്യാഖ്യാതാവ്. വളരെ പ്രാമാണികനായ വ്യാഖ്യാതാവാണ്, എഴുതിയിരിക്കുന്നതാണ് വളരെ വ്യക്തമായിട്ട്. സുഷുപ്തിയിൽ അജ്ഞാനം എന്ന് പറയുന്ന ആവരണം കൊണ്ട്, ആവരണം ഉള്ളതുകൊണ്ട് അറിഞ്ഞില്ല, അറിയാത്തതുകൊണ്ട് ഉണരുന്നു എന്ന്. ഇവിടെയാണ് ഇത് ഭാഷ്യകാരൻ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നറിയേണ്ടത്. അനർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞെന്താണ്? അജ്ഞാനം എന്നാണ്. ഭാഷ്യകാരൻ അനർത്ഥം എന്ന് പറയുന്നതിന് വളരെ ലളിതമായിട്ട് അർത്ഥം പറഞ്ഞത്, അനർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷയങ്ങളോടുള്ള ആശ. വിഷയങ്ങളോടുള്ള ആഗ്രഹം, അതാണ് അനർത്ഥം. അതുകൊണ്ട് വരുന്ന ബഹിർമുഖത, അത് ബാഹ്യപ്രവൃത്തി. കാരണം ജീവൻ ഈ ബാഹ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ഉള്ളിൽ ആശയുള്ളതുകൊണ്ടാണ്. അപ്പൊ ഈ ആശ ഉള്ളിലിരിക്കുന്നതുകൊണ്ടും അതുകൊണ്ടുള്ള ബാഹ്യപ്രവൃത്തി ഉള്ളതുകൊണ്ടും എന്ന് പറഞ്ഞാൽ അതിന് കാരണം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് മിഥ്യാജ്ഞാനം? ഉള്ളിൽ ആശയും ബാഹ്യ പ്രവൃത്തിയൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ട് പറയുന്നു മിഥ്യാജ്ഞാനം? മിഥ്യാജ്ഞാനം എന്നും പറയുന്നുണ്ട്, അവിദ്യ എന്നും പറയുന്നുണ്ട്. അപ്പൊ അവിദ്യ മിഥ്യാജ്ഞാനം ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ആശയുണ്ട്, ആശയുണ്ട്, ബഹിർമുഖമായ പ്രവൃത്തിയുണ്ട്, ഇതൊക്കെ ജീവനിലിരിക്കുന്നു. അപ്പോ ആശയുണ്ടായിരിക്കുക, ബഹുമുഖമായി പ്രവൃത്തി ഉണ്ടായിരിക്കുക, ഇതൊക്കെ എവിടെയാ സംഭവിക്കുന്നത്? ജാഗ്രതത്തിലാണ്, അല്ലെങ്കിൽ സ്വപ്നത്തിലെന്ന് പറയുന്നു. സുഹൃത്തിയിലാരും ആശിക്കാറില്ല, സുഹൃത്തിയിലാരും ബാഹ്യമായി പ്രവർത്തിക്കാറുമില്ല. അപ്പൊ ജാഗ്രതത്തിൽ ഇതെല്ലാം ജീവനിൽ ഇരിക്കുന്ന ജീവൻ, ഇതെല്ലാം ജാഗ്രതയിൽ ഇരിക്കുന്നത് കൊണ്ട് അവൻ സുഷുപ്തിയിലേക്ക് പോയാൽ, സുഷുപ്തിയിൽ അവൻ സത്തിനോട് ഏകീഭവിച്ചാലും അവൻ അവിടെ നിന്നും ബഹിഷ്കൃതനാകുന്നു. സത്തിൽ നിന്നും എന്ന് വെച്ചാൽ ജാഗ്രതത്തിലേക്ക് വരുന്നു എന്നാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അവിടെ അനർത്ഥം എന്ന് പറഞ്ഞാൽ അജ്ഞാനമാണെന്നോ, അവിടെ സുഷുതിയിൽ അജ്ഞാനം കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നു എന്നൊന്നും ഭാഷകാരൻ വ്യാഖ്യാനിച്ചിട്ടേ ഇല്ല ചാന്ദോഗ്യത്തിൽ. ഈ സന്ദർഭത്തിൽ ഞാൻ മുമ്പും പല സന്ദർഭങ്ങളോട് കാണിച്ചു, ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്ന ഒരു രീതി, വ്യാഖ്യാതാക്കൾ വ്യാഖ്യാനിക്കുന്ന വേറൊരു രീതി. അതാണ് ആൾക്കാരുടെ ഇടയിലൊക്കെ ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ടായത്. ഇത് ഭാഷയുമാണ്, ഭാഷയത്തിന് താഴെ വ്യാഖ്യാനം എഴുതി വെച്ചിരിക്കുന്നു. വളരെ പ്രാമാണികനായ ആചാര്യനാണ് ആ സുഷുപ്തി കുറിച്ച് എന്ന് പറയുന്നത്. അവിടെ അജ്ഞാനം കൊണ്ട് ആവൃതമായിരിക്കുന്നു, അതുകൊണ്ട് അറിയുന്നില്ല, അറിയാത്തതുകൊണ്ട് തിരിച്ചു വരുന്നു. ഭാഷകാരം പറയുന്ന എന്താണ്? ഈ ജീവൻ ആശയമുള്ളവനാണ്, ബഹിർമുഖമായ പ്രവൃത്തിയുള്ളവനാണ്, അതുകൊണ്ട് അവൻ അവിടെ ഏകീഭവിച്ചാലും ബഹിഷ്കൃതനാകുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. എന്താണോ, ഭാഷ്യകാരൻ അവിടെ അജ്ഞാനം കൊണ്ടുള്ള ഒരു ആവരണം എന്നുള്ള കാര്യം പറയുന്നില്ല. ഇവിടെ അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നില്ല എന്നുള്ളത് താൻ ഭാഷ്യം എഴുതിയെടുത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ വ്യത്യാസം വരുന്നു. അജ്ഞാനം കൊണ്ടുള്ള ഒരു ആവരണം കൊണ്ടാണ് കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതെന്ന് അത് ഭാഷ്യകാരൻ പറഞ്ഞല്ല, വ്യാഖ്യാതാവ് പറഞ്ഞാണ്. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം? മറ്റ് പല സ്ഥലത്തും ഇതുപോലെ എന്തുകൊണ്ടാണ് പറഞ്ഞത്? എവിടെയാണോ ഈ മന്ത്രങ്ങൾ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അവിടെ അത് പരിശോധിച്ചില്ല, നോക്കിയില്ല. ഇവിടെ വന്നിട്ട് തന്റെ മനസ്സിരിക്കുന്നതനുസരിച്ച് വ്യാഖ്യാനിച്ചു. അതുകൊണ്ട് പിന്നീട് പഠിക്കുന്നവർക്കെല്ലാം പ്രാമാണികമായി സ്വീകരിക്കുന്ന എന്താണ്? ഒന്ന് ബ്രഹ്മസൂത്ര ഭാഷ്യം, പിന്നെ അതിൻ്റെ വ്യാഖ്യാനം, അതിലെന്ത് പറഞ്ഞിരിക്കുന്നു അതിനെ ശ്രദ്ധിക്കും. ഇത് പഠിക്കുന്ന ഒരാൾ നേരെ ശ്രുതി ഉപനിഷത്തെടുത്ത് അവിടെ ഭാഷ്യകാരൻ എന്ത് വ്യാഖ്യാനിച്ചു അതും ഇതും തമ്മിൽ ആരും താരതമ്യം ചെയ്തില്ല. അതിനൊക്കെ സമയമെവിടെയാണ്? ഇത്രയും വലിയ ഭാഷ്യം തന്നെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ എത്രയും സമയം വേണം? പിന്നെ അത് നോക്കുക, ഇത് നോക്കുക. അപ്പോൾ ആൾക്കാരുടെ മനസ്സിലൊരു ധാരണ വരും, ഇത്രയും പ്രാമാണികനായ ഒരു വ്യാഖ്യാതാവ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നെങ്കിൽ അത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ച് തന്നെയായിരിക്കും എന്നൊരു ധാരണ വരും. അതുകൊണ്ട് അങ്ങോട്ട് നോക്കാൻ പിന്നെ കിടത്തില്ല. ഉണ്ട് അജ്ഞാനം കൊണ്ട് സുഷുതിയിൽ ആവരണം ചെയ്തിരിക്കുന്നു എന്ന് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചില്ല. അനന്തത്തിന് അർത്ഥം തന്നെ പറഞ്ഞ എന്താണ്? വിഷയിച്ച എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ എന്താ ഇങ്ങോട്ട് തിരിച്ചു വരാൻ കാരണം? പിന്നെ അത് ഭാഷകാരൻ വ്യക്തമായും പറയും എന്താണ്. ഇവിടെ ജാഗ്രതത്തിൽ തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്നും താൻ ബ്രഹ്മമാണ് എന്നുള്ള ബോധം ഉണ്ടാകാത്തത് കൊണ്ട് അവൻ സ്വയം എല്ലാ ദിവസവും ആ സത്തിനോട് ഏകീഭവിച്ചാലും അവനറിയുന്നില്ല ഞാൻ സത്തിനെ ഏകീഭവിച്ചിട്ടാണ് തിരിച്ചു വന്നത് എന്ന് അറിയുന്നില്ല. അങ്ങനെയാണ് ഭാഷകാരൻ. രണ്ടു തമ്മിലെ വ്യത്യാസമാണ്. ഇവിടെ വ്യാഖ്യാതം എന്താ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ അജ്ഞാനം കൊണ്ട് മറഞ്ഞിരുന്നത് കൊണ്ട് അവിടെ അറിഞ്ഞില്ലെന്നാണ്. എവിടെ ഉറങ്ങിയപ്പോൾ അറിയാൻ പറ്റിയില്ലെന്നാണ്, ഞാൻ ബ്രഹ്മമാണ്. അങ്ങനെ അറിയാത്തതുകൊണ്ട് തിരിച്ചു വന്നെന്നാണ് വ്യാഖ്യാതാവ് പറയുന്നത്. ഭാഷകാരൻ എന്താ പറയുന്നത്? തത്വമസി എന്നുള്ള വാക്യം ശ്രവിച്ചിട്ട് താൻ ആത്മാവാണെന്ന് അറിയാതെ ഉറവാങ്ങി. അതുകൊണ്ട് സത്തിനെ പ്രാപിച്ചിട്ടും ഞാൻ സത്തിനെയാണ് പ്രാപിച്ചത് എന്ന് അറിയുന്നില്ല. പ്രാപ്തോസ്മി എന്നാ പറയുന്നു. ഞാൻ ഇതുവരെ ബ്രഹ്മത്തെ പ്രാപിച്ചിരുന്നു എന്നവൻ അറിയുന്നില്ല. ഇവിടത്തെ അറിവില്ലായ്മയെ കുറിച്ചാണ് ഭാഷകാരൻ പറയുന്നത്. ജാഗ്രതത്തിലെ അറിവില്ലായ്മയെ കുറിച്ചാണ്. ഉറക്കത്തിൽ പോയി അവിടെ ചെന്നിട്ട് അറിഞ്ഞില്ലെന്നല്ല പറയുന്നു. അത് ഭയങ്കര മണ്ടത്തരമാണ്. കാരണം ഉറക്കത്തിൽ എന്തായാലും അറിയാൻ പറ്റില്ല. അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഉറക്കമല്ല. ഉറക്കത്തിൽ ഒരാൾ ബ്രഹ്മമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വപ്നമായിരിക്കും. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെന്ന് അദ്വൈതത്തിൽ വരുന്ന വലിയൊരു ഭ്രാന്തി ഒഴിവാക്കേണ്ട ഒരു പ്രധാന കാര്യമാണ്. തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്നും ജ്ഞാനം ഉണ്ടാകുക എന്ന് പറയുന്നത് വാക്യം ഉപദേശിക്കുമ്പോൾ, ശിഷ്യൻ വാക്യം ശ്രമിക്കുമ്പോൾ ഈ ജാഗ്രതത്തിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ജാഗ്രതത്തിൽ ഈ ബോധമുണ്ടായിട്ട് ഒരാൾ ഉറങ്ങി, ഉണർന്ന അയാൾ മനസ്സിലാകും ഞാൻ ഇതുവരെ ബ്രഹ്മത്തെയാണ് പ്രാപിച്ചിരുന്നത്. എന്തുകൊണ്ട്? ശ്രുതി പറയുന്നു, സദാ സൗമ്യതാ സമ്പന്നോ ഭവതി. അങ്ങനെ സമ്പന്നമാകുന്ന സത്തിനെ, തത്തിനെയാണ് തത്വമസിയിൽ തത്തെന്ന് പറഞ്ഞത്. ആ സത്തിനെ തത്തെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഉറങ്ങിയിട്ട് ഉണരുന്നവന് അവനറിയാം എന്താണ്, ഇതുവരെ ഞാൻ സത്തിനോട് പ്രാപ്തോ അസ്മി, ഞാൻ ഇതുവരെ ആ സത്തിൽ ഏകീഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീണ്ടും ഈ ജാഗ്രതത്തിലേക്ക് വന്നു. ഇവിടെ എൻ്റെ കരണങ്ങളെല്ലാം ഉണർന്നു, എന്നിൽ ആശയും കാമവും ക്രോധവും എല്ലാം വന്നു. പക്ഷെ തത്വമസിയിൽ നിന്ന് ആ സത്ത് എന്താണെന്ന് മനസ്സിലാക്കിയവന് ഇത് അറിയാൻ പറ്റും. ഉണർന്നു വരുമ്പോൾ ഞാൻ ആ സത് സ്വരൂപനായി തന്നെ സ്ഥിതി ചെയ്തിരുന്നു. അപ്പോ ആദ്യം അറിഞ്ഞ എവിടെ? ജാഗ്രത. ഉറങ്ങിയതിന് ശേഷം ഉണർന്നിട്ടറിയുന്നത് എവിടെയാണ്? ഈ ജാഗ്രതത്തിൽ തന്നെ. അറിഞ്ഞില്ല എന്ന് പറയുന്ന ഇവിടെ ഈ ജാഗ്രതത്തിൽ. തത്വമസി കേട്ടിട്ടില്ലെങ്കിൽ അവൻ അറിഞ്ഞിട്ടില്ല, അവൻ ഉറങ്ങുന്നു ഉണരുന്നു. എന്ന വിദ്യുഹു അവിടെ പറഞ്ഞു അറിയുന്നില്ല. അപ്പൊ ഭാഷ്യകാരൻ പറയുന്നത് ജാഗ്രതത്തിലെ അറിവിനെ കുറിച്ചും അറിവില്ലായ്മയെ കുറിച്ചും, വ്യാഖ്യാതാവ് പറയുന്നത് സുഷുപ്തിയിലെ അറിവിനെ കുറിച്ചും അറിവില്ലായ്മയെ കുറിച്ചും. അപ്പൊ സുഷുപ്തിയിലെ അറിവ് അറിവില്ലായ്മ എന്ന് പറയുന്നത് അസംഭവമാണ്, അസംഭവമായ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്? സാധ്യമായ സംഭവിക്കാമെന്നുള്ള കാര്യത്തെ കുറിച്ച് എന്താണ്? സുഷുപ്തിയിൽ അല്ല ജാഗ്രതത്തിൽ ഒരാൾക്ക് ഇതിനെ അറിയാതിരിക്കാം, ആരും അറിയുന്നില്ല. ഞാനിതുവരെ സത്തിനോട് ഏകീഭവിച്ചിരുന്നു എന്നുള്ള കാര്യം ആരും അറിയുന്നില്ല. എന്നാൽ ആരാണോ തത്വമസി ശ്രവിക്കുന്നത് അവരറിയുന്നുണ്ട്. അറിയുന്നതായതുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, സുഷുപ്തിയിൽ എന്താ സംഭവിച്ചത്? അവൻ പറയും, ഏകീഭവനാകാൻ അവിടെ സംഭവിച്ചത്, അവിടെ ഞാൻ ബ്രഹ്മസ്വരൂപനായിരുന്നു. അപ്പൊ അറിവും അറിവില്ലാമയും എവിടെ സംഭവിക്കണം? ജാഗ്രതത്തിൽ. അങ്ങനെ വരുമ്പോൾ എന്താണ്? സുഷുപ്തിയിൽ ഒരു ആവരണത്തിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ശരീരത്തെ വസ്ത്രം കൊണ്ട് പൊതിയുന്നത് പോലെ സുഷുപ്തിയിൽ എന്തോ ഒരു ആവരണം കൊണ്ട് ബ്രഹ്മത്തെ പൊതിഞ്ഞിരിക്കുന്നു എന്നുള്ള കൽപ്പനയുടെ ഒന്നും ആവശ്യമില്ല. എന്തിന്? ബ്രഹ്മത്തെക്കുറിച്ചുള്ള സമ്യക്കായ ശരിയായ ബോധത്തിന്. വേണമെങ്കിൽ ഒരാൾക്ക് ഇങ്ങനെ കൽപ്പിക്കാം, അത് ആവശ്യമില്ല. അത് മാത്രമല്ല, അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടമുണ്ട്. എന്തുകൊണ്ട്? എന്താണ് ഇവിടെ ഉപദേശിക്കുന്ന ശരിയായ ബോധം? ആ ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്, അതെവിടെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതെ വരും. അതുകൊണ്ട് സംസ്കൃതം പഠിച്ചുകൊണ്ടോ വ്യാകരണം പഠിച്ചുകൊണ്ടോ ഒരുപാട് പാണ്ഡിത്യം ഉണ്ടായതുകൊണ്ടോ ഒന്നും ഇത് ശരിയായി കൊള്ളണമെന്നില്ല. കാരണം ഇതൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത്. അതിനപ്പുറമുള്ള ചില കാര്യങ്ങളാണ് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുന്നതിന് പലപ്പോഴും ഉപകരിക്കുന്നു. അപ്പം അത് ഭാഷകാരൻ വ്യക്തമായി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ തകരാറ് വരുന്നത് എന്താണ്? ആവരണം എന്ന് പറയുന്ന ഒരു ശബ്ദമാണ് തകരാറുണ്ടാക്കുന്നത്. അതിനെല്ലായിടത്തും ഈ തകരാറുണ്ടാക്കി. അത് ഇത്തരം വ്യാഖ്യാതാക്കൾ ആവർത്താഹ ആവരണം എന്നുള്ള ശബ്ദം സാധാരണ ഉപയോഗിക്കുന്നതിനാണ്. അജ്ഞാനേൻ ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആവരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പ്രാവരണം, വസ്ത്രം എന്ന് പറയുന്ന ഒരു ആവരണമാണ്, ശരീരത്തെ പൊതിഞ്ഞു വയ്ക്കുന്ന സാധനമാണ്. ഇത്തരത്തിലൊരു ബുദ്ധിയുള്ളിൽ കടന്നു വരും, അവിടെയാണ് തകരാറ്. അതുപോലെ എന്തോ ഒരു സാധനം കൊണ്ട് സുഷുപ്തിയിൽ ബ്രഹ്മത്തെ പൊതിഞ്ഞു വച്ചിരുന്നു എന്നൊരു ധാരണ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ പോയി. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് എന്താണ്, അനർഥം ഈ ആവരണം എന്നൊക്കെ പറയുന്ന ഈ ജാഗ്രതയിൽ തന്നെ ആവരണം ഇല്ലെന്നല്ല പറയുന്നത്. ഇവിടെ തന്നെ എന്താണ് ആശ, ബഹിർമുഖത, ഇതൊക്കെ സത്യത്വം മറയ്ക്കുന്നു. ദേഹബുദ്ധി അവിദ്യ, മിഥ്യാജ്ഞാനം ദേഹബുദ്ധി, മിഥ്യാജ്ഞാനം അവിദ്യ എന്നൊക്കെ പറയുന്ന ദേഹബുദ്ധിയാണ്, ദേഹോഹം എന്നുള്ള ബുദ്ധി. ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ബ്രഹ്മത്തെ മറയ്ക്കുന്നു, തത്വത്തെ മറയ്ക്കുന്നു. ഇപ്പൊ ഇവിടെ തന്നെ വേറെ സ്ഥലത്ത് പോയി ഇതിനും മറയുണ്ടാക്കേണ്ട കാര്യമില്ല. എവിടെയാണോ ഒരാള് വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് അയാളുടെ ശരീരത്തിൽ മറയുള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുന്നു, എന്റെ ശരീരത്തിന് മറയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എന്നെ, ഞാൻ ഇവിടെ തന്നെ വസ്ത്രം ധരിച്ചുകൊണ്ട് മറഞ്ഞിരിക്കുമ്പോൾ എന്നെ ഇനി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് തുണി ഉടുപ്പിക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഇവിടെ തന്നെ ആ മറയോട് കൂടി ആവരണം ഇവിടെയാണ്. എന്താണ് ആവരണം എന്ന് പറയുന്നത്? എല്ലാം അനുഭവസിദ്ധമായ കാര്യങ്ങളാണ്. ഇച്ഛ, ബഹിർമുഖത, ഇത് രണ്ടും അവിടെ ഭാഷകാരൻ പറയുന്നുണ്ട്. ബാഹ്യപ്രവൃത്തി അതും പറയുന്നുണ്ട്. ബഹിർമുഖത എന്നാണ് പറഞ്ഞെല്ലാം വരും. എന്തിൻ്റെ? ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയൊക്കെ ബാഹ്യപ്രവൃത്തി, ഇതൊക്കെയാണ് ഇവിടെ ആവരണം ചെയ്യുന്നത്. അപ്പോൾ ബ്രഹ്മത്തിൻ്റെ ആവരണം നമ്മുടെ അനുഭവത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. ഉള്ളിലിരിക്കുന്ന കാമാദി വികാരങ്ങളും ശരീരേന്ദ്രിയങ്ങളുടെ ബഹിർമുഖമായ പ്രവൃത്തികളും ദേഹാഭിമാനവും, ഇതൊക്കെയാണ് ആവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ആവരണത്തെ ഇവിടെ മാറ്റേണ്ടത് ഇവിടെ തന്നെ. എന്തുകൊണ്ട് മാറ്റുന്നു? തത്വമസി എന്നുള്ള ഉപദേശ ശ്രവണത്തിലൂടെ. ഈ ആവരണത്തെ മാറ്റുന്നു. അവൻ ബോധിക്കുന്നു എന്താണ് പരമാർത്ഥമെന്ന്. അങ്ങനെ ബോധിച്ച ഒരാൾക്ക് ആവരണം മാറിയതുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടത്തില്ല. അസിം സുഷുപ്തിയിലാണ് ആവരണമെന്ന് പറഞ്ഞാലോ പിന്നെ ഉറങ്ങാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? സുഷുപ്തിയിലാണ് ആവരണം ഉണ്ടായിരുന്നു. എന്തായാലും ജ്ഞാനത്തെ അംഗീകരിക്കുന്നുണ്ടല്ലോ, ജ്ഞാനമുണ്ടായി. അതെവിടെ ഉണ്ടായത്? ജാഗ്രതത്തിലൊന്നുമല്ല, സമാധിയിലെ ജ്ഞാനമുണ്ടായി. ആ ജ്ഞാനം എന്ന് പറയുന്നത് സുഷുപ്തിയിലെ ആവരണത്തെയും നശിപ്പിച്ചു. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ഉറങ്ങാനോ ഉണരാനോ ഒന്നും പറ്റത്തില്ല. കാരണം ഉറങ്ങുന്നത് ആവരണം കൊണ്ടല്ലേ, ആവരണം ഉള്ളത് കൊണ്ടല്ലേ ഉറങ്ങുന്നത്. ആവരണം പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങും? പിന്നെ എങ്ങനെ ഉണരാൻ പറ്റും? ഉറങ്ങിയാലേ ഉണരാൻ പറ്റും. ഒരാൾക്ക് ഉറങ്ങാൻ പറ്റില്ലെങ്കിൽ എങ്ങനെ ഉണരാൻ പറ്റും? അപ്പം ബ്രഹ്മജ്ഞാനി എന്ന് പറയുന്നത് ത്രിശങ്കു സ്വർഗത്തിലാവും. ഉറങ്ങാനും പറ്റത്തില്ല, ഉണരാനും പറ്റത്തില്ല. അതാണ് അവിടെ ആവരണത്തെ സ്വീകരിച്ചവരുന്ന കുഴപ്പം. അപ്പൊ ഇവിടെ ഭാഷകാരൻ എന്തിനാണ് സ്വീകരിച്ചത്? ഉള്ളിലിരിക്കുന്ന വികാര വിചാരങ്ങളും ദേഹാത്മബുദ്ധിയും ഇതിനെയൊക്കെയാണ് ആവരണമായിട്ടുള്ളത്. ഈ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സുഷുപ്തിയിലാണെന്ന് പറഞ്ഞാൽ അതിനെ അനുഭവിക്കാനും ഒക്കത്തില്ല. കാരണം സുഷുപ്തിയിൽ അനുഭവമില്ല, അനുഭവിക്കുന്നവനില്ല, പിന്നെ അനുഭവത്തിന്റെ വിഷയം ഇങ്ങനെ ഉണ്ടാകും. ഇത് എന്താണ്? തത്വമസി, പരമാർത്ഥത്തെ ബോധിക്കുന്നു. ഇവിടെ ഈ ആവരണത്തേക്ക് നിഷേധിച്ചുകൊണ്ട് അത് എളുപ്പമാണ്. എന്താണ് ആവരണം എന്ന് പറയുന്നത്? ദേഹാത്മബുദ്ധിയാണ്, ഞാൻ ദേഹമാണെന്നുള്ള ബുദ്ധി. അതിനെ നിഷേധിച്ചിട്ട് ബോധിപ്പിക്കുന്നു എന്താണ്? നീ ആ സുഹൃത്തിയിൽ ഏകീഭവിച്ചിരുന്ന സത്താണ്. ആവരണം പോയി, തത്വം എന്തെന്ന് ബോധിക്കുന്നു. അപ്പോ അവൻ ഉറങ്ങുന്നു. സുഹൃത്തിയിൽ ആവരണം ഇരിക്കുന്നത് കൊണ്ടോ സുഹൃത്തിയിൽ ജ്ഞാനം ഉണ്ടാകാത്തത് കൊണ്ടോ അവൻ ഒരു പരാതിയും ഇല്ല. മറ്റ് സുഷുപ്തിയിലെ ബാക്കിയുള്ളതെല്ലാം വെറും കൽപ്പനകളാണ്, ഭാവന, പ്രാമാണികമായ ജ്ഞാനമല്ല. ചില പറയുന്നതാണ് സുഷുപ്തിയിൽ അദ്വൈത ഗ്രന്ഥങ്ങളെ തന്നെ പറയും, അവിടെ സാക്ഷിയായിരുന്നു ആത്മാവ്. എന്തിനു സാക്ഷിയായിരുന്നു? സാക്ഷിയാവണമെങ്കിൽ സാക്ഷ്യം വേണം. എന്തിനാ സാക്ഷിയായിരുന്നു? സാക്ഷികളുടെ എന്തെങ്കിലും വേണ്ടേ? കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു കാഴ്ച വേണ്ടേ? പറയുന്നു എന്തായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്നത്? അജ്ഞാനത്തെ കണ്ടുകൊണ്ടിരുന്നു. എന്താ ഈ അജ്ഞാനം അത്രയും സുന്ദരമാണോ കണ്ടുകൊണ്ടിരിക്കാൻ ഇത്രയും സമയം? സുഹൃത്തിൽ അത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കാൻ മണിക്കൂറുകളോളം ഇത്രയും സുഖമുള്ള ഏർപ്പാടാണ്. എന്നിട്ടവിടെ സാക്ഷിയായിരുന്നു. എല്ലാം ഭാവനകൾ, വസ്തുതയായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. സാക്ഷിയെന്ന് പറയണമെങ്കിൽ എന്താണ്? സുഷുപ്തി പോകേണ്ട കാര്യമുണ്ട്. ആത്മാവ് സ്വയം പ്രകാശരൂപത്തിലുള്ള ആത്മാവ് സദാ സാക്ഷിയാണ്. എപ്പോൾ തസ്യഭാസ സർവമിതം വിഭാതി, അതിന്റെ പ്രകാശത്തിലാണ് ഇതെല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ഈ ജാഗ്രതത്തിലത് സാക്ഷിയാണ്. സാക്ഷിയാകാൻ വേണ്ടി ഉറങ്ങേണ്ട കാര്യമില്ല. ഉണർന്നിരിക്കുമ്പോഴും അത് സാക്ഷിയാണ്, താൻ സാക്ഷിയാണ്. അതെന്ന് പറഞ്ഞാൽ താൻ എന്തുകൊണ്ട് പ്രകാശരൂപത്തിൽ ബോധരൂപത്തിൽ ഇതിലെല്ലാം പ്രത്യക്ഷപ്പെടുന്നുകൊണ്ട് ആ പ്രകാശം ഈ എല്ലാ വിഷയങ്ങൾക്കും സാക്ഷിയാണ്. അവിടെ സാക്ഷിയായി താൻ ഇരിക്കുകയല്ല, സാക്ഷിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. വേണ്ടതെന്താണ്? താൻ സാക്ഷിയാണെന്നുള്ള ബോധമാണ്, അതാണ് വേണ്ടത്. എന്തുകൊണ്ട്? താൻ ജ്ഞാനസ്വരൂപനായതുകൊണ്ട്, സർവവും ഇവിടെ ജ്ഞേയമായിരിക്കുന്നതുകൊണ്ട് താൻ ഭാസ്വരൂപൻ, തസ്യ ഭാസ, ഭാന്നുച്ച പ്രകാശം ആയതുകൊണ്ട് തന്റെ മുമ്പിലുള്ളതെല്ലാം ഭാസ്യമാണ്, അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ തന്നെക്കുറിച്ചുള്ള ബോധം ജാഗ്രതത്തിലുണ്ടാകുകയാണ് ചെയ്യുന്നത്. അല്ല, തനിക്ക് കയറി സാക്ഷിയാകാനൊന്നും പറ്റത്തില്ല, കാരണം താൻ സ്വയം അതാണ്. പിന്നെ എങ്ങനെയാ താൻ അതാകുന്നത്? അതൊക്കെ ആൾക്കാർ കേട്ട് പറയുന്നതോ അല്ലെങ്കിൽ അബദ്ധം പറയുന്നതോ ആണ് സാക്ഷിഭാവം. പക്ഷെ ഒരാൾക്ക് ബോധം ഉണ്ടാകും. എന്താണ് സസ്യ ഭാസ സർവമിതം വിഭാതി എന്നുള്ള വാക്യം കേൾക്കുമ്പോൾ അതിന്റെ താല്പര്യത്തെ മനനം ചെയ്യുമ്പോൾ ഒരാൾക്കറിയാം എന്താണ്, താൻ പ്രകാശ സ്വയം പ്രകാശ സ്വരൂപനായി തന്റെ മുമ്പിൽ എല്ലാം പ്രകാശിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഒരു ബോധം തന്നെ കുറിച്ചുണ്ടാകും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് എന്താണ്, താൻ സാക്ഷിയാണ്. അതെവിടെ? ഈ ജാഗ്രതയിൽ ആണ് ഉണ്ടാകുന്നത്. സുഷുപ്തിയിൽ എന്താണ്, ഭാസ്യമില്ല. അതുകൊണ്ട് അത് ഒന്നിനെയും ഭാസിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് സ്വയം ഭാസ്വരൂപമാണ്, അത് സ്വയം സാക്ഷിസ്വരൂപമാണ്. ഒന്നിനെ സാക്ഷ്യമാക്കിയിട്ടല്ല, സ്വയം എന്നുവെച്ചാൽ അത് സ്വയം പ്രകാശ സ്വരൂപമാണ്. അവിടെ വിഷയങ്ങളില്ല പ്രകാശിപ്പിക്കാൻ. അതാണ് തന്റെ സ്വരൂപത്തെക്കുറിച്ചുള്ള സമ്മിക്കായിട്ടുള്ള ശരിയായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്, ജാഗ്രതത്തിൽ തത്വമസി എന്നുള്ള വാക്യത്തിൽ നിന്ന് ജ്ഞാനമുണ്ടായി അവൻ പോയി കഴിഞ്ഞാൽ, സുഹൃത്തിയിൽ ഉണർന്നു വന്നു കഴിഞ്ഞാൽ അവൻ ചോദിച്ചു, നീ എവിടെയായിരുന്നു? ഞാൻ ബ്രഹ്മസ്വരൂപനായിരുന്നു. ഇങ്ങനൊരു ബോധം ഉണ്ടാകാതെ അവൻ ഉറങ്ങിയിട്ട് ഉണർന്നു വന്നു കഴിഞ്ഞ് നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ഉറക്കത്തിലായിരുന്നു, ഒന്നും അറിയാത്ത ഉറക്കത്തിലായിരുന്നു. ഇത്രേ പറയാൻ കഴിയും. അതിനപ്പുറം അവിടെ ഉറക്കത്തിലെ തന്റെ അസ്തിത്വത്തെ വേർതിരിച്ച് എങ്ങനെയാണോ ജാഗ്രതത്തിൽ അറിയുന്നത് അതുപോലെ അവന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അപ്പൊ അറിവും അറിവില്ലായ്മയും പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് ജാഗ്രതത്തിലാണ്. ബാക്കി സുഷുതിയെ കുറിച്ച് പറയുന്നതെല്ലാം ഈ ശരിയായിട്ടുള്ള അദ്വൈത ബോധത്തിന്റെ വെളിച്ചത്തിലെല്ലാം കൽപ്പനകളാണ്, ഭാവന. നമുക്ക് ഏത് കാര്യം ഭാവനയുണ്ട്? ഭാവനയ്ക്ക് അതിരും അന്തവും ഒന്നുമില്ല. അദ്വൈത ബോധം എന്ന് പറയുന്നത് ഭാവനയല്ല. നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുണ്ട്. ഭാവന ആവശ്യമായി വരുന്ന ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് വസ്തുതന്ത്രമായ ജ്ഞാനമാണ്. ഞാനിത് ഇവിടെ വിശദീകരിച്ചത് മുമ്പ് വിശദീകരിച്ചാണെങ്കിലും ഇവിടെ വ്യാഖ്യാതാവ്, ഇത് പണ്ഡിതനായ വ്യാഖ്യാതാവ് ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. അല്ല, പിന്നെ വേറൊരു ധാരണ കൂടെ ഉണ്ട്. ആരെങ്കിലും സംസ്കൃതത്തിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ അത് പണ്ഡിതനാണെന്ന് നമ്മൾ ധരിച്ചു. അതും നമ്മുടെ തെറ്റായ ധാരണയാണ്. നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. നമ്മളെന്തെങ്കിലും എഴുതിയാൽ മലയാളത്തിൽ എഴുതും, അതുകൊണ്ട് പണ്ഡിതനാകും. ഇല്ലല്ലോ, ഇംഗ്ലീഷ് മാതൃഭാഷ ആയിട്ടുള്ള ആൾ എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതും, അതുകൊണ്ട് അയാൾ ഇംഗ്ലീഷിൽ പണ്ഡിതനാകും. അങ്ങനെയൊന്നുമില്ല. ഭാഷയുടെ സ്വാധീനം ഉണ്ടെങ്കിൽ ഭാഷയിൽ എന്ത് എഴുതി വയ്ക്കാം, അത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ച് എഴുതിയിരിക്കുന്ന വ്യാഖ്യാനം മുഴുവൻ അബദ്ധം തന്നെ ഞാൻ പറയുന്നു. ഇത്തരം വളരെ സൂക്ഷ്മമായി ഭാഷകാരന്റെ കാഴ്ചപ്പാടും മനസ്സിലാക്കേണ്ട ചില ഭാഗങ്ങളിൽ ഇവർക്ക് വലിയ ഭ്രാന്തി പറ്റിയിട്ടുണ്ട്. അതേസമയം ഇതേ ഭാഷ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ്, ഇതേ വ്യാഖ്യാനത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇതിനകത്തുള്ള മറ്റ് സങ്കീർണങ്ങളായ പല ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയൊക്കെ അവർ ശരിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വ്യാഖ്യാനങ്ങൾ ആവശ്യവുമാണ്. അത് മുഴുവൻ അസംബന്ധമാണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ വളരെ സൂക്ഷ്മമായി അറിയേണ്ട ചില ഭാഗങ്ങളിൽ പ്രമാദം കൊണ്ട് അബദ്ധം സംഭവിച്ചിട്ടുണ്ട്, ഭ്രാന്തി എന്ന് വെച്ചാൽ. എങ്ങനെയാണ് ഭാഷ്യകാരൻ ഈ സന്ദർഭത്തെ വ്യാഖ്യാനിച്ചത് എന്ന് ശ്രദ്ധിക്കാത്തതുകൊണ്ട്. ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ, എന്താണ് പരമാർത്ഥ സത്യം എന്നുള്ളതിൻ്റെ ശരിയായ ഒരു ബോധം ഉണ്ടായിക്കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഇത് ഉണ്ടായിരുന്നുണ്ട്. അതിന് ഏറ്റവും ലളിതമായ ഒരു വഴിയെ സ്വീകരിക്കുക. ആ ലളിതമായ വഴിയെ സ്വീകരിക്കുമ്പോൾ അതിന് ഏറ്റവും ലളിതമായ വഴി എന്താണ്? ഭാഷ്യകാരൻ പറഞ്ഞ് തത്വമസി ശ്രവിക്കുക, ബോധം ഉണ്ടാകുന്നു. അതാണ് ലളിതമായ വഴി. വ്യാഖ്യാതാക്കൾ വന്നപ്പോഴോ ആ ലാളിത്യത്തെ വിട്ട് വിട്ടിട്ട് അവരെന്ത് ചെയ്തു, അങ്ങനെയൊന്നും ബോധമുണ്ടായ പോലെ അതിനെ ഉപാസനകളുമായി ബന്ധപ്പെടുത്തി സമാധിയിൽ വരെ കൊണ്ടെത്തിച്ച്. അതാണ് രണ്ടു തമ്മിൽ പറ്റിയ അപകടം. ഇത് ഒരാൾ മാത്രമല്ല, ഇതിനും നല്ല ഭാഷയിൽ വലിയ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട്. സ്വപകാലേഹി, ഇവരാരും തന്നെ ഈ ഭാഷകാരന്റെ ഭാഷ്യം വായിച്ചിട്ടില്ല. സ്വപകാലത്തിൽ സർവയേവായം വിദ്വാൻ വിദ്വാൻസ്ച, എല്ലാവരും പറയുന്നതിനെ അറിയുന്നവരും അറിയാത്തവരും രണ്ടുപേരെയും കുറിച്ച് പറയുകയാണ്. അതിനും വലിയ അബദ്ധമാണ് ഇവിടെ പറയുന്നത്. ജീവലോകേ ഹൃത്പുണ്ടരീകാശ്രയം ദഹരാകാശാഖ്യം ബ്രഹ്മലോകം പ്രാപ്ത, അതെല്ലാവരും സമ്മതിക്കുന്നുണ്ട്. സുഹൃത്തിയിൽ ബ്രഹ്മലോകത്തെ പ്രാപിക്കുന്നു, ഇതിലാർക്കും അഭിപ്രായവ്യത്യാസമുണ്ട്. അത് ഹൃത്പുണ്ടരീകാശ്രയമാണ്, ദഹരാകാശമാണ്, അതിനെ പ്രാപിക്കുന്നു. എല്ലാ വ്യാഖ്യാതങ്ങളും സമ്മതിക്കുന്നു. ബ്രഹ്മലോകം പ്രാപ്തോ അപി അനാദി അവിദ്യാതമ പടല പിഹിത ദൃഷ്ടിതയാ, അവിടെ ആ സുഹൃത്തിയിൽ അവന്റെ ജ്ഞാനം മറഞ്ഞു പോകുന്നു, പോകുന്നുണ്ട്. എന്തുകൊണ്ട്? അനാദിയായ അവിദ്യാതമസിന്റെ പടലം, ഒരാവരണം, വസ്ത്രം പോലെയുള്ള ഒരാവരണം, അതുകൊണ്ട് മറച്ച്. വ്യക്തമായും പറയാണ്, അനാദിയായിരിക്കുന്ന അവിടെ ഉണ്ടെന്നാണ്. അനാദിയായ അവിദ്യാതമസ്, തമസ് എന്ന് വെച്ചാൽ കട്ടി പിടിച്ച ഇരുട്ട്, അവിടെയുണ്ട്. അത് എന്റെ പടലം എന്ന് പറയുന്നത് നമ്മൾ പാളി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ. ഇപ്പോൾ നമ്മുടെ ഭാവനയിൽ എവിടെ കൊണ്ടെത്തിക്കും? ഞാൻ സുഖമായിട്ട് ഉറങ്ങിക്കിടക്കുന്നു, ഒരു വലിയ ഒരു കറുത്ത കമ്പിളി പുതപ്പുകൊണ്ട് ആത്മാവിനെ മൂടി പുതച്ച്. ഇത് വായിക്കുമ്പോൾ തോന്നുന്നതാണ് അവിദ്യ തമ പടല പിഹിതം, അതുകൊണ്ട് മറച്ച്. ആരെ മറച്ചു? എന്റെ അറിവിനെ മറച്ചു. ഇത് ഏകീഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരെയാ മറയ്ക്കുന്നത്? ആര് മറയ്ക്കും? ആരാ അവിടെ കാണേണ്ടത്? ഒന്നായി കഴിഞ്ഞ ഇതൊന്നും ചിന്തിക്കുന്നില്ല. സുഹൃത്തിയിൽ ഏകീഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എനിക്ക് എന്റെ കണ്ണിനെ മറയ്ക്കാൻ പറ്റും, എനിക്ക് മുമ്പിലൊരു കാഴ്ചയുള്ളതുകൊണ്ട്. അവിടെ ഒന്നായി തീർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് കണ്ണിനെയാണ് മറയ്ക്കുന്നത്? എന്ത് കാണാനുള്ള കണ്ണിനെയാണ് മറയ്ക്കുന്നത്? കണ്ണിന് കണ്ണിന് കാണാൻ പറ്റുമോ? കണ്ണ് തുറന്നു വെച്ചിരുന്നാലും കണ്ണ് അടച്ചു വെച്ചിരുന്നാലും കണ്ണിന് കണ്ണിന് കാണാൻ പറ്റത്തില്ല. പിന്നെ എന്ത് കാണാതിരിക്കാൻ അവിടെ മറയ്ക്കുന്നത്? അവിടെ കണ്ണ് മാത്രമേ ഉള്ളൂവെങ്കിൽ. പറയുന്നു പടല പിഹിത ദൃഷ്ടിതയാ ബ്രഹ്മഭൂയം മാപന്നഹ, അവൻ ബ്രഹ്മസ്വരൂപമായി, എന്നിട്ടും അഹം അസ്മി ഇതിന്ന വേദ, അവിടെ അറിയുന്നില്ല ഞാൻ ഉണ്ട് എന്ന് അറിയുന്നില്ല എന്നാണ്. എന്തുകൊണ്ട്? അവിടെ ഇങ്ങനെ ഒരു കട്ടിയായ പുതപ്പ് കൊണ്ട് തന്നെ മറച്ചിരിക്കുന്നുണ്ട്, ആരറിയുന്നില്ല എന്നാണ്. ഇവിടെ അറിയാൻ ഒരാളുണ്ട്, അഹം, ഞാൻ അറിയുന്നു, അഹം അസ്മി, ഞാനുണ്ട്. ഈ ദേഹാത്മബുദ്ധിയോടുകൂടി ഇരിക്കുന്ന എനിക്കറിയാൻ പറ്റും. ഈ ദേഹാത്മബുദ്ധി പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞാൽ അവിടെ ഏതാണ് അഹം? അഹമില്ലാത്തടത്ത് അഹം അസ്മി എന്ന് എങ്ങനെ അറിയും? ഇവിടെ പറയുന്ന എന്താണ്? അഹം അസ്മി എന്നറിഞ്ഞില്ല എവിടെ? അഹമില്ലാത്തടത്ത്. അപ്പൊ അഹം അസ്മി എന്നറിയാത്തത് അവിടെ ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് മറച്ചതുകൊണ്ടാണോ, അതേ അഹമില്ലാത്തതുകൊണ്ടാണോ? മനസ്സിലാക്കേണ്ട കാര്യമാണ്. സുഷുപ്തിയിൽ അഹം അസ്മി എന്നറിയാത്തതിന് കാരണം അവിടെ അവിദ്യയാകുന്ന ആവരണം കൊണ്ട് തന്നെ മറച്ചതുകൊണ്ടാണോ അതേ അഹമില്ലാത്തതുകൊണ്ടാണോ? അഹം ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ ഏകീഭവനം സംഭവിച്ചില്ല എന്ന് പറയും. ഏകീഭവനം സംഭവിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ അഹമില്ല. അവിടെ അഹം അസ്മി എന്നറിയാത്തത് അഹമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ അഹം അസ്മി എന്നറിയുന്ന അഹം ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ അവിദ്യ കൊണ്ട് ആവരണം ചെയ്തിട്ടല്ല. അവിദ്യ കൊണ്ട് ആവരണം ചെയ്യാൻ അവിടെ ഒന്നുമില്ല, കേവലമായ സത്ത് മാത്രം. അതിനെ സത്തെന്നാ പറഞ്ഞത്. എന്നത് തദ്വിതീയം അസ്ഥി ബൃഹദാരണ്യത്തിൽ പറയുന്നു, അതിന് നിന്ന് രണ്ടാമത് വേറെന്നവിടെ ഇല്ല. അപ്പൊ ഈ വ്യാഖ്യാതാക്കൾ ഇത് ഭാമതികാരം വ്യാഖ്യാനിച്ചിരിക്കുന്നതാണ്, മറ്റത് ഭാഷ്യരത്നപ്രഭാകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം ഇവിടെ ഭ്രാന്തി സംഭവിച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. ഇതിനെയാണ് പിൽക്കാലത്ത് ആൾക്കാർ പിന്തുടരുന്നത്. ഭാഷ്യത്തെ അവര് നോക്കില്ല. എന്നാ ഭാഷ്യത്തെ പിന്തുടരുന്നവരിലേ ഉണ്ട്, ഭാഷ്യത്തെ പിന്തുടരുന്നവരും ഉണ്ട്. ആ ഭാഷ്യത്തെ പിന്തുടരുന്നവരെല്ലാം ഇത് കണ്ടെത്തിയിട്ടുമുണ്ട്, ഈ അബദ്ധത്തെ അവർ പറഞ്ഞിട്ടുമുണ്ട്. ഞാനിത് വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ടുപിടിച്ച ആളെന്നൊന്ന് വിചാരിച്ചാണേ, ബാക്കിയുള്ളവരെല്ലാം തെറ്റ് ഞാൻ ശരിയെന്ന് പറയുന്നൊന്നും ധരിക്കരുത്. മുമ്പ് തന്നെ ഈ അബദ്ധം കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഭാഷകാരന്റെ വ്യാഖ്യാനം നോക്കിയിട്ട്. അപ്പോൾ ഭാഷകാരൻ അവിടെ പറയുന്നുണ്ട്, അവൻ ബഹിർമുഖനായി. എന്തുകൊണ്ട്? അവനല്ലേ ഈ അവിദ്യ കാമകർമ്മങ്ങളെല്ലാം ഇരിക്കുന്നു. അവിദ്യ കാമകർമ്മങ്ങളോടുകൂടിയിരിക്കുന്നവൻ ബഹിർമുഖനാകുന്നു. അത് ദേഹാഭിമാനവും മറ്റുമാണ്. അപ്പം മറ്റ് സംഭവിക്കുന്ന എന്താണ്? അത് സഹജമായി സംഭവിക്കുന്ന കാര്യം. അപ്പോൾ അവിടെ ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? കാരണം ഉറങ്ങിയാലും ഉണർന്ന്, ഉറങ്ങിയില്ലെങ്കിലും ഉണർന്നാലും എല്ലാം സത്തായിട്ടാണല്ലോ അവൻ ഇരിക്കുന്നത്. എല്ലാവരും സത്സ്വരൂപമായിരിക്കുകയാണല്ലോ. ഉണർന്നിരിക്കുമ്പോഴും ആ സത്സ്വരൂപമാണല്ലോ ഉണ്ട്. ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് മതി. അത് ആ ബോധത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്, അല്ല അത് വാദിക്കാൻ വേണ്ടിയിട്ടല്ല. ഉറങ്ങിക്കിടക്കുമ്പോഴും സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു, ഉണർന്നിരിക്കുമ്പോഴും സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഇനി എന്താ വിശേഷിച്ച് അവിടെ പോയിട്ട് സുഷുപ്തിയിൽ പോയി സത്തിനോട് ഏകീഭവിക്കാൻ? അദ്വൈതമല്ലേ നിങ്ങൾ പറയുന്നു? അവിടെ വിശേഷിച്ച് എന്താ പറയുന്നു? അത് സംബന്ധിച്ചു ഇത്തരം ഒരു ബോധമാ വേണ്ടത്. ഉറങ്ങിയപ്പോൾ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇവിടെ ഉണർന്നിരിക്കുമ്പോഴും സംഭവിക്കുന്നത്. ഇങ്ങനെ ഒരു ബോധമുണ്ടെങ്കിൽ ഇത് തന്നെ അദ്വൈത ബോധം എന്ന് പറയുന്നു. ഇതിനപ്പുറം ഇനി വേറൊരു ബോധം പറയുന്നില്ല. അപ്പൊ അത് മനസ്സിലായോ? പിന്നെ ഇവിടെ വിവാദങ്ങളൊന്നുമില്ല. പറയുന്നു, അറിഞ്ഞവനായാലും ശരി അറിയാത്തവനായാലും ശരി ആ സത്ത് തന്നെയാണ്. പിന്നെന്താ അറിഞ്ഞിട്ട് വിശേഷം? അപ്പൊ അറിയുന്നവനും അറിയാത്തവനും സത്ത് തന്നെയാണ്, അറിഞ്ഞിട്ട് വിശേഷമൊന്നും ഇല്ല എന്നൊക്കെ ബോധമുണ്ടോ? ഈ ബോധമാണ് വേണ്ടത്. ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പിന്നെ വിശേഷമൊന്നും ഇല്ലെന്ന് തന്നെയാണ് പറയുന്നത്. അറിഞ്ഞാൽ പിന്നെ വിശേഷമൊന്നുമില്ല, പറയാനായിട്ടൊരു വിശേഷമില്ല. അതാണ് അദ്വൈതം. അപ്പൊ എന്താണോ നിങ്ങൾ അദ്വൈതത്തിൽ ആക്ഷേപമായി കരുതുന്നത് അതും അദ്വൈതമാണോ? അതും അദ്വൈതമെന്നല്ല, അത് തന്നെയാണ് അദ്വൈതം. ആ ബോധമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള ശൈലിയിലാണ് ഭാഷ്യകാരൻ വിശദീകരിക്കുന്നത്. അല്ല, ഈ രീതിയിലല്ല. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇവിടെ ശ്രദ്ധ പല ഭാഗങ്ങളിലും ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് വ്യക്തമാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ചർച്ചകൾ നോക്കുക, അവിടുത്തെ ഭാഷ്യം പരിശോധിച്ച് നോക്കുക. എന്തായാലും ഇവിടെ ഭാഷ്യകാരനൊന്നും കൂടുതൽ വിശദീകരിച്ചിട്ടില്ല. തത്ര പ്രകൃതം ദഹരം ബ്രഹ്മ ലോകശബ്ദേന അഭിതായ തദ്വിഷയാഗതി. അവിടെ എന്താണ് ദഹര ബ്രഹ്മത്തെ ബ്രഹ്മലോകം എന്നുള്ള ലോകശബ്ദം കൊണ്ട് പറഞ്ഞിട്ട് അവിടേക്കുള്ള ഗതിയെ പ്രജാശബ്ദവാച്യാനാം ജീവാനാം, പ്രജ എന്നുള്ള ശബ്ദം കൊണ്ട് ജീവന്മാരെയാണ് പറയുന്നത്, അവർക്ക് ആ ഗതിയെ പറയുന്നു. പറഞ്ഞിട്ട് ദഹരസ്യ ബ്രഹ്മദാഗ്യമേതി, ദഹരം ബ്രഹ്മമാണെന്ന് അവിടെ ബോധിപ്പിക്കുന്നുണ്ട്. തഥാ എങ്ങനെയാണ് അഹർഅഹർ ജീവാനാം സുഷുപ്താവസ്ഥായാം, സുഷുപ്താവസ്ഥയിൽ ജീവന്മാർക്ക് ബ്രഹ്മവിഷയ ഗമനം ദൃഷ്ടം ശ്രുത്യന്തരെ, ബ്രഹ്മവിഷയമായ ഗമനത്തെ ശ്രുത്യന്തരത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് വേറൊരു കാര്യങ്ങളുള്ള എന്താണോ, ഒന്ന് സുഷുപ്തിയിൽ ബ്രഹ്മവുമായി ഏകീഭവിക്കുന്നു എന്ന് പറയുന്നു, മറ്റൊന്ന് പറയുന്നത് സുഷുപ്തി അവസ്ഥ എന്ന് പറയും. ജാഗ്രത് അവസ്ഥ, സ്വപ്ന അവസ്ഥ, സുഷുപ്തി അവസ്ഥ, സമാധി അവസ്ഥ എന്നൊക്കെ പറയുന്ന പോലെ സുഷുപ്തി അവസ്ഥ എന്നും പറയും. സുഷുപ്തി അവസ്ഥയെന്നും ഏകീഭവനമെന്നും പറയുന്നതിൽ വ്യത്യാസമുണ്ട്. സുഷുപ്തി അവസ്ഥയിൽ നിന്നും ആ ഏകീഭവനത്തെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിനെ തുര്യം എന്ന് പറയുന്നത്. ജാഗ്രത അവസ്ഥ ഒന്ന്, സ്വപ്നാവസ്ഥ രണ്ട്, സുഷുപ്തി അവസ്ഥ മൂന്ന്, ഏകീഭവനം നാല്, അങ്ങനെ പറയാം. എന്താ അവിടെ വ്യത്യാസം വരുന്നത്? കാരണം സുഷുപ്തി അവസ്ഥ എന്റെ സുഷുപ്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സുഷുപ്തനായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് നിഷേധിക്കാൻ വയ്യ എന്നതിലപ്പുറം അതിനെ സംബന്ധിച്ച് വിശേഷിച്ചൊരറിവോ വിശേഷിച്ചൊരറിവില്ലായ്മയോ ഇല്ല, രണ്ടും എനിക്ക് പറയാൻ പറ്റത്തില്ല. അതിനെക്കുറിച്ച് പറയുന്നത് വിദിതമായതിനും അവിദിതമായതിനും അപ്പുറമാണ് ആ സ്വരൂപം, ആ സ്വരൂപസ്ഥിതിയാണ്. അറിഞ്ഞതിനും അറിയാത്തതിനും അപ്പുറമാണ് ആ സ്വരൂപസ്ഥിതി. എന്നാൽ സുഷുപ്തി അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ജാഗ്രതയിൽ പഠിക്കുന്ന ആ അവസ്ഥയെ. ജാഗ്രതയിൽ നമുക്ക് ഈ ജാഗ്രതനെ കുറിച്ച് പഠിക്കാം. ഇവിടെ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നു, കർണങ്ങൾ പ്രവർത്തിക്കുന്നു എല്ലാം. ഈ ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്വപ്നത്തെക്കുറിച്ച് പഠിക്കാം. സ്മരിച്ചിട്ട് അവിടെ ഞാൻ അതൊരു ആനയെ കണ്ടു, കുതിരയെ കണ്ടു എന്ന. ഇതേപോലെ ജാഗ്രതയിൽ ഇരുന്നുകൊണ്ട് സ്വപ്നാവസ്ഥയും പഠിക്കാം. അതിന് സൗര അന്യൻ സുഷുപ്തി അവസ്ഥയെ പഠിക്കാം. അത് സൗര അന്യന്റെ സുഷുപ്തിയെക്കുറിച്ചും തന്റെ സുഷുപ്തിയെക്കുറിച്ചും പഠിക്കാം. തന്റെ സുഷുപ്തിയെക്കുറിച്ച് എനിക്കെന്താണ്, അവിടെ ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കവിടെ വളരെ സുഖമായിരുന്നു, ക്ലേശങ്ങളൊന്നും അറിഞ്ഞില്ല. അന്യന്റെ സുഷുപ്തിയെക്കുറിച്ച് പഠിക്കുമ്പോഴോ, അവൻ മരിച്ചിട്ടില്ല, ജീവനുണ്ട്, അവന്റെ ശരീരമുണ്ട്, അവന്റെ ശരീരത്തിൽ പ്രാണങ്ങൾ പ്രവർത്തിക്കുന്നു, അവന്റെ മസ്തിഷ്കത്തിൽ ഇങ്ങനെ പരിപാടികൾ നടക്കുന്നു. ഇങ്ങനെ പഠന വിഷയമായിരിക്കുന്ന അവസ്ഥയാണ് സുഷുപ്തി അവസ്ഥയെന്ന് പറയുന്നത്. സുഷുപ്തിയിലെ സ്വരൂപസ്ഥിതി പഠന വിഷയമല്ല, അത് ഏകീഭവനമാണ്. ആ സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും ഭിന്നമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അതാണ് തുരിയം എന്ന് പറയുന്നത്. ആ തുരിയം എന്ന് പറയുന്നത് എന്താണ്, ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും സ്വരൂപമാണ്. അത് ജാഗ്രത്തിനും സ്വപ്നത്തിനും ഉള്ളതാണെന്ന് ഭാഷകാരൻ അവിടെ പറഞ്ഞിട്ടുണ്ട് മാണ്ഡവ്യത്തിന്. അതും മനസ്സിലാകണം. സുഷുപ്തിയവസ്ഥയാം ബ്രഹ്മവിഷയം ഗമനം ദൃഷ്ടം ശ്രുതീന്ദ്രേ സത്താ സ്വാമി തഥാ സമ്പന്നോ ഭവതി. ആ സത്തുമായിട്ട് അവിടെ ഏകീഭൂതനായിത്യവും മാധു ലോകേ വികല ഗാഠൻ സുഷുപ്തം ആചക്ഷതേ. ലോകത്തിലും ഗാഠസുഷുപ്തി എന്ന് പറയുന്ന സ്വപ്നത്തെ ഒഴിവാക്കാൻ, മനോരാജ്യത്തെ ഒഴിവാക്കാൻ. ബ്രഹ്മീഭൂതോ ബ്രഹ്മദാംഗത, അവൻ ബ്രഹ്മീഭൂതനായി എന്നെല്ലാം പറയാറുണ്ട്. സംസ്കൃതത്തിലാണ് അങ്ങനെ പറയുന്നത്. തഥാ ബ്രഹ്മലോക ശബ്ദോവി പ്രകൃതി ദഹരെ പ്രയോജ്യമാണ്. അതുകൊണ്ട് ഇവിടെ ബ്രഹ്മലോകം എന്ന് പറയുന്നത് ദഹരത് എന്നുള്ള അർത്ഥ പ്രയോഗിക്കുന്നത് ജീവഭൂത ആകാശ ജീവഭൂതാകാശ സംഗാം നിവർത്തകൻ. അത് ജീവനല്ല, ഭൂതാകാശമല്ല, അങ്ങനെയൊക്കെയാണോ എന്നുള്ള ആശങ്കകളെ നിവർത്തിപ്പിച്ചിട്ട് ബ്രഹ്മതാ അസ്യ ഗമയതി. അത് ബ്രഹ്മസ്വരൂപമാണ്, എന്ത് ദഹരം ബ്രഹ്മമാണ് എന്ന് ബോധിപ്പിക്കുന്നു. നനു കമലാസന ലോകമവി ബ്രഹ്മലോക ശബ്ദോ ഗമയേ. ബ്രഹ്മാവിന്റെ ലോകം കമലാസന ലോകം, ബ്രഹ്മലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെയും തോന്നാം, ബ്രഹ്മാവിന്റെ ലോകം. അതാണല്ലോ പ്രസിദ്ധം പുരാണങ്ങളിലും മറ്റും. കാരണം ലോകശബ്ദം അവിടെ ഉപയോഗിച്ചപ്പോൾ അതൊരു ലോകമായിരിക്കണമല്ലോ, ഭൂർലോകം ഭൂവർലോകം. സ്വർലോകം എന്നെല്ലാം പറയുന്ന പോലെ ബ്രഹ്മലോകം. ലോകശബ്ദം ഉപയോഗിച്ചപ്പോൾ അത് കമലാസന ലോകം, ബ്രഹ്മലോകം, ബ്രഹ്മാവിന്റെ ലോകം എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഗമേ തീയതി ബ്രഹ്മണോ ലോക ഇത് ഷഷ്ടി സമാസ വൃത്യ വിത്പാദ്യത. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം, ശബ്ദ വിത്പത്തി കൂടെ ചിന്തിക്കുന്നു. അത് വ്യാകരണ ദൃഷ്ടി ചിന്തിക്കണം. ഇവിടെ എന്താ സമാസം എന്ന് അറിഞ്ഞിരിക്കണം. ബ്രഹ്മണ ലോക എന്ന് പറയുന്നത് ഇവിടെ ഷഷ്ടി സമാസമാണെങ്കിൽ അതാണ് അതിൻ്റെ വ്യുത്പത്തി എങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. ബ്രഹ്മണ ലോക ബ്രഹ്മാവിന്റെ ലോകം എന്നെടുക്കാം. സമാനാധികരണ വൃത്തിയാക്കൂ കർമ്മധാരയ സമാസമാണെങ്കിൽ അതിനാണ് സമാനാധികരണ വൃത്തി എന്ന് പറയുന്നത്. വിത്പാദ്യമാണോ അതിൻ്റെ വ്യുത്പത്തി അങ്ങനെയാണെങ്കിൽ, അതിനെ വിഗ്രഹിക്കുന്ന അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാവിന്റെ ലോകമല്ല ബ്രഹ്മ തന്നെ ലോകം അങ്ങനെ എടുക്കുന്നു. അതിന് സമാനാധികരണ വൃത്തി എന്ന് പറയുന്നു. ബ്രഹ്മാവും ലോകവും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു. വിഭിന്ന ശബ്ദങ്ങൾ ഒരർത്ഥത്തെ ബോധിപ്പിക്കുമ്പോഴാണ് ശബ്ദ സമാനാധികരണയും വരുന്നത്. അപ്പൊ ബ്രഹ്മശബ്ദവും ലോകശബ്ദവും ഒരേ അർത്ഥത്തെ ബോധിപ്പിക്കുന്നു, സ്വരൂപത്തെ. ഒന്നാണ് ബ്രഹ്മൈവ ലോക ബ്രഹ്മലോക ഇതി ബ്രഹ്മ ഏവ ലോക ബ്രഹ്മലോകം എന്ന് പരമേവ ബ്രഹ്മ ഗമേഷ്യതി പര ബ്രഹ്മത്തെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഏത് ദൈവച്ച അഹരഹർ ബ്രഹ്മലോക ഗമനം ദൃഷ്ടം ബ്രഹ്മലോക ശബ്ദസ്യ സമാനാധികരണ വൃത്തി പരിഗ്രഹേ ലിംഗം. അത് ചോദിച്ചു, ഈ നിങ്ങൾ ഈ വ്യാകരണം കൊണ്ടൊക്കെ കളിക്കുന്ന ഞങ്ങളെ പേടിയാക്കാനാണ്. അവിടെ ഷഷ്ടി സമാസം, പിന്നെ കർമ്മധാരയ സമാസം, ഞങ്ങളാണെങ്കിൽ വ്യാകരണം പഠിച്ച് തുടങ്ങിയതേ ഉള്ളൂ, ഈ ഉള്ളിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവും? പറയുന്നത് പറയുന്നതിന് കാരണമുണ്ട്. ഇവിടെ ഇവിടെ ഷഷ്ടി സമാസമല്ല കർമ്മധാരയ സമാസം സ്വീകരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? ശ്രുതി എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാ ദിവസവും പോകുന്നുണ്ടെന്ന്. ഏത് അഹർഹർ ബ്രഹ്മലോക ഗമനം, സർവജീവന്മാരെ എല്ലാ ദിവസവും ബ്രഹ്മലോകത്തിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ചതുർമുഖന്റെ ലോകത്തിൽ പോയ കാര്യമല്ല പറയുന്നു. അങ്ങനെയാണ് പോയിരുന്നെങ്കിൽ ഉണർന്നതിന് ശേഷം നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ. അങ്ങനെ ആരും ഒന്നും പറയാറില്ല. എന്ന് പറയുന്നത് അഹർഹർ ബ്രഹ്മലോക ഗമനം ദൃഷ്ടം, അതുകൊണ്ട് ബ്രഹ്മലോക ശബ്ദസ്യ സമാനാധികരണ വൃത്തി പരിഗ്രഹേ ലിംഗം. അതുകൊണ്ട് ബ്രഹ്മലോകം എന്നുള്ളത് കർമ്മധേരയ സമാസം തന്നെ എടുക്കണം. അല്ലാതെ ഷഷ്ടി സമാസം എടുത്തു കഴിഞ്ഞാൽ എന്തുവരും? എല്ലാ ദിവസവും ഞാൻ ബ്രഹ്മലോകത്തിൽ പോകുന്നു മടങ്ങി വരുന്നു. ബ്രഹ്മലോകത്തിലാണെങ്കിലും അവിടെ ബ്രഹ്മാവുണ്ട്, സരസ്വതി ദേവിയുണ്ട്, മറ്റു പല ആൾക്കാരുമുണ്ട്, ഒരുപാട് വിശേഷങ്ങളുണ്ട്, ഇതൊക്കെ പറയേണ്ടി വരും. കർമ്മധാരയ സമാസം എടുത്താലോ ബ്രഹ്മം തന്നെ ലോകം, ബ്രഹ്മലോകം, ആ ലോകത്തിൽ ഞാൻ പോയിട്ട് തിരിച്ചു വരുന്നു. തിരിച്ചു വന്ന കമാന്നൊരു അക്ഷരം മിണ്ടാനൊക്കത്തില്ല അതിനെക്കുറിച്ച്, മൗനം അതേ ഉള്ളൂ. എന്താ പറയുന്നു? ഒന്നും അറിഞ്ഞില്ല, ഒരു പിടിയും കിട്ടിയില്ല. പിന്നെ അവിടെ എന്താ വിശേഷം പറയുന്നു? എന്തുകൊണ്ട് ഡെയിലി പോകുന്നുണ്ട്? നമ്മളെ സംബന്ധിച്ചോളം ഡെയിലി അല്ല, എപ്പോഴും അവിടെയാണ്. ബ്രഹ്മലോക ശബ്ദസ്യ സമാനാധികരണ വൃത്തി പരിഗ്രഹേ ലിംഗം. ആ ഭാഷകാരം വിശേഷി അഹരഹ ഇമാഹ പ്രജാഹ കാര്യ ബ്രഹ്മലോകം സത്യലോകാഖ്യം ഗച്ഛന്തീതി ശക്യം കൽപ്പയതും. ആണ് ഭാഷകാരൻ വ്യാകരണത്തെ യുക്തിയുമായിട്ട്, യുക്തി അനുഭവമായിട്ട്, അനുഭവത്തെ വ്യാകരണവുമായിട്ട് എല്ലാം ബന്ധിപ്പിക്കുന്നു. എല്ലാം പരസ്പര ബന്ധമുണ്ട്. വെറും വ്യാകരണത്തെ നോക്കിക്കഴിഞ്ഞാലും ശരിയാവും, യുക്തിരഹിതമായ അനുഭവത്തെ നോക്കിയാലും ശരിയാവില്ല, അത് ഭ്രാന്തിയായും. യുക്തിയില്ലാതെ വ്യാകരണം നോക്കിയാലും ശരിയാവില്ല, വ്യാകരണത്തെ ആശ്രയിക്കാതെ യുക്തി നോക്കിയാലും ശരിയാവില്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ടവിടെ അതിനെ എല്ലാത്തിനെയും ആശ്രയിച്ചുകൊണ്ടാണ് ഭാഷകാരം പറയുന്നത്. അതുകൊണ്ട് അഹരഹരിമാഹ പ്രജാഹ, എല്ലാ ദിവസവും ഈ പ്രജകൾ ബ്രഹ്മലോക എന്ന് വെച്ചാൽ സത്യലോകാഖ്യം, സത്യലോകം എന്ന് പറയുന്ന ആ ബ്രഹ്മലോകത്തെ ഗച്ഛന്തി അവിടെ പോകുന്നു. കൽപ്പയിതന്ന ശക്യം, കൽപ്പിക്കാൻ പറ്റില്ല, മറ്റൊരു ലോകത്ത് പോകുന്നു. അത് തന്റെ സ്വരൂപത്തിൽ തന്നെയാണ് പോകുന്നത്. അത് തന്നെയാണ് സ്വരൂപത്തെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് ഗതിശബ്ദാഭ്യാം, ഗതിശബ്ദങ്ങളെ കൊണ്ട് തഥാഹി ദൃഷ്ടം ലിംഗം ച, അങ്ങനെ തന്നെ മനസ്സിലാക്കി എന്താണ് ദഹരം, ബ്രഹ്മമാണ്, അതിനുള്ള ലിംഗവും ഉണ്ട്, അവിടെ ആ ശബ്ദം ഉണ്ട്, എന്താണ് ബ്രഹ്മലോകം എന്ന് പറയുന്നു, അതിന്റെ യുക്തികളും ഉണ്ട്, അതുകൊണ്ട് ദഹരം ബ്രഹ്മമാണ്. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപനിഷത്ത് പഠിച്ചു, അതിൽ ദഹരം എന്ന് പറയുന്ന ഒരു ശബ്ദം വന്നു, അതിൻ്റെ അർത്ഥം ബ്രഹ്മമാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു ബ്രഹ്മസൂത്രത്തിൽ നിന്ന്, അങ്ങനെ ധരിച്ചോളെ. ആ ദഹരം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം എന്താണ് ആ ബ്രഹ്മം, എന്താണ് ബ്രഹ്മലോകപ്രാപ്തി, എന്താണ് ബ്രഹ്മത്തിന്റെ ജ്ഞാനം, അതെന്തല്ല, ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷകാരൻ ഈ ഭാഷ എഴുതിയിരിക്കുന്നത്. അല്ല, ആ ശബ്ദത്തിന്റെ അർത്ഥം ഇന്നതാണ്, മറ്റൊരു ശബ്ദത്തിന്റെ അർത്ഥമാണെന്ന് ഇങ്ങനെ നമ്മളെ ശബ്ദാർത്ഥം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരാളുടെ താല്പര്യം ആ തത്വഗ്രഹണത്തിലായിരിക്കും, അല്ലെങ്കിൽ ഇത് വ്യർത്ഥമായൊരു സമയം കളയാനുള്ള ഒരു പരിപാടിയെന്ന് തോന്നും. അടുത്ത് പറയുന്നു ധൃതേഷ്ട മഹിമ്ന അസ്യാം അസ്മിൻ ഉപലബ്ധേ എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ധൃതേഷ്ട ഹേതുഹോ ധൃതി ധാരണം, പല സന്ദർഭങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. പരമേശ്വരേവായം ദഹരഹ, പരമേശ്വരൻ തന്നെയാണ് ദഹരം. ഈ ഇവിടെ പക്ഷുകാരൻ ഈ സന്ദർഭങ്ങളിലെല്ലാം ബ്രഹ്മം എന്ന് പറയുമ്പോൾ നിർഗുണം സഗുണം എന്നുള്ള ഭേദമില്ലാതെയാണ് പലയിടത്തും പ്രയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ധരിക്കും ഭാഷകാരൻ എന്ന് പറഞ്ഞാൽ ഒരു നിർഗുണ ബ്രഹ്മവാദിയാണ് എന്ന്. അത് വളരെ തുടക്കത്തിൽ നമ്മുടെ ഗീതാ ക്ലാസ് തന്നെ ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഭാഷകാരൻ നിർഗുണ ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ ഭാഷകാരന് സഗുണ ബ്രഹ്മത്തെക്കുറിച്ച് യാതൊരു വിരോധവുമില്ല. മറ്റുള്ളവർ വ്യാഖ്യാനിച്ച് അങ്ങനെ ഒരു വിരോധത്തെ ഉണ്ടാക്കിയെടുത്താണ്. ഇവിടെ പല സന്ദർഭങ്ങളിലും ചർച്ച ചെയ്യുമ്പോൾ നിർഗുണം സഗുണം എന്നൊരു ഭേദത്തെ ഇല്ലാതെ, എന്നുവെച്ചാൽ രണ്ടിനെയും അംഗീകരിച്ചുകൊണ്ട് തന്നെ പോകുന്നു. ഇവിടെ പറയുന്നു ധൃതി ധരിക്കുക എന്നുള്ള ധാരണ സാമർഥ്യം അത് ഈശ്വരനെ ഉണ്ടാവും. എന്തിനു ധരിക്കുക? ദ്യാവാപൃഥികളെയെല്ലാം. അപ്പൊ ദ്യാവാപൃഥികളെ എന്നുവെച്ചാൽ ധരിക്കുക, നിലനിർത്തുക, സൃഷ്ടിക്കുക, സംഭരിക്കുക, എല്ലാം അതിൽപ്പെടും. അപ്പൊ അത് എങ്ങനെ സംഭവിക്കുന്നു? അത് പരമാത്മാവിൽ പരമേശ്വരന് സംഭവിക്കുന്നു. അപ്പോൾ ഉടനെ അത് വേഗമോ അങ്ങനെ സൃഷ്ടിച്ച് സംഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അപ്പോൾ ആ ഈശ്വരൻ സഗുണ ബ്രഹ്മമാണ് എന്നൊരാളുടെ മനസ്സിൽ ഒരു സങ്കല്പം വരുന്നു. യാതൊരു തെറ്റുമില്ല, അതിനകത്ത് ബ്രഹ്മസഗുണമാണ്. ഇനി വേറെ സന്ദർഭത്തിൽ ഇതൊന്നും കാണുന്നില്ല, സൃഷ്ടിയും കാണുന്നില്ല, സ്ഥിതിയും കാണുന്നില്ല, സംഹാരവും കാണുന്നില്ല, പ്രവൃത്തിയും കാണുന്നില്ല, പറയുന്നത് കേവലമായ സ്വരൂപമാണ്, സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്ന രൂപമാണെന്ന് പറയുമ്പോൾ പറയുന്നു അത് നിർഗുണമാണ്. അങ്ങനെ പറയുന്നിടത്തും അദ്വൈതമായിട്ട് വിരോധമൊന്നുമില്ല. ഇതിനെ കർശനമായിട്ട് വേർതിരിക്കുമ്പോഴാണ് അവിടെ സംഘർഷം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്വൈതത്വം ഒന്നും മയത്തിൽ മനസ്സിലാക്കിയാൽ ഇതിൽ തമ്മിൽ സംഘർഷമൊന്നുമില്ല. ഇത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആൾക്കാർ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പോലെയുള്ള വിരോധമൊന്നും ഈ കാര്യത്തിലില്ല. പിൽക്കാലത്ത് ഇതിനെല്ലാം ദ്വൈതാചാര്യന്മാരെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഈ സഗുണം നിർഗുണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മൽപ്പിടുത്തം വന്നു. ഇതെന്തോ ഭയങ്കര ശത്രുതയുള്ള ഒരു കാര്യമാണ് എന്നുള്ള രീതിയിൽ അത് വന്നു. തൊട്ടു മുമ്പ് തന്നെ ബ്രഹ്മം എന്ന് പറയുന്നത് അവന് സ്വരൂപസ്ഥിതിയാണ്. അതും എന്തോന്നു കേവലമായി ജീവന്റെ സുഷുതിയില സ്വരൂപസ്ഥിതി എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ സർവത്തെയും നിഷേധിച്ചു. തൊട്ടടുത്ത് പറയുന്നു ആ ബ്രഹ്മം എന്ന് പറയുന്നതാണ് ഈ ജഗത്തിനെ സൃഷ്ടിച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന പരമാത്മാവാണ്. അപ്പൊ ഇതിന്റെ രണ്ടിനും തമ്മിൽ വിരോധം കാണുമെന്ന് ഒരാൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഇതിൽ ഒരു ഈ പറയുന്നതിന് യാതൊരു വ്യത്യാസം. തത്വമസി എന്ന് പറയുന്നതും സർവം ഖലിതം ബ്രഹ്മ എന്ന് പറയുന്നതും നേതി നേതി ആത്മ എന്ന് പറയുന്നതും എല്ലാം ഒരേ ഒരു താല്പര്യത്തെയാണെന്ന് ഗ്രഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വെറും സ്ഥൂലമായ ബാഹ്യമായ വ്യത്യാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെയും പറയുന്നത് എന്താണ്, ദഹരം എന്ന് പറയുന്നത് പരമേശ്വരനാണ്, കഥം എങ്ങനെ വിശദീകരിക്കും.